മാധ്യം രണ്ടാം പാദം ഒന്നാധികരണം അഞ്ചാം സൂത്രം ശബ്ദവിശേഷ ഇതശ്ച ശരീരാധന്യോ മനോമയത്വാദി ഗുണ യസ്മാ ശബ്ദവിശേഷോ ഭൂതി സമാന പ്രകൃതി ശക്തിയന്തരേ ഇവിടെ ചർച്ച ചെയ്യുന്ന ഉപാസനയെ കുറിച്ചാണ്. ഉപാസകനും ഉപാസ്യമായ എന്തോ അതും ഉണ്ട്. ഇവിടെ ഉപാസകനായിരിക്കുന്നത് ജീവനും ആ ജീവന് ധ്യേയമായിരിക്കുന്ന ഈശ്വരനുമാണ്. അതിനവിടെ എടുത്തു കാണിക്കുകയാണ്. എന്തിനാ ജീവൻ ഒരിക്കലും സ്വയം തന്നെ തന്നെ അല്ല ഉപാസിക്കേണ്ടത്? ജീവൻ ഉപാസിക്കേണ്ടത് ഈശ്വരനെയാണ്. എവിടെ ഉപാസനയെക്കുറിച്ച് പറയുന്നു? ഈശ്വര ഉപാസനയെക്കുറിച്ച്. പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയും. ഇവിടെ ശ്രുതിയിൽ ഈശ്വര ഉപാസനയെക്കുറിച്ച് പറയുന്നിടത്ത് താൻ അവിടെ ഉപാസിക്കേണ്ടത് തന്നിൽ നിന്നും അന്യനായിരിക്കുന്ന ഉപാസ്യനായ ഈശ്വരനെയാണ്. അതാണ് അത് ഇവിടെയും പറയുന്നു. അപ്പോൾ ഉപാസകൻ അല്ലെങ്കിൽ ധ്യാതാവ് ആയ ജീവനെയും ധ്യേയമായിരിക്കുന്ന ഈശ്വരനെയും വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. ശ്രുത്യന്തരെ ശതപദ ബ്രാഹ്മണത്തിൽ അങ്ങനെ ഇതശ്ച ശരീരാ അന്യോ ശരീരം എന്ന് വെച്ചാൽ ജീവൻ. ജീവനിൽ നിന്ന് അന്യമായി മനോമയത്വാദി ഗുണ മനോമയത്വാദി ഗുണത്തോടുകൂടിയ ഈശ്വരൻ വേറെ ഉണ്ട്. യസ്മാ ശബ്ദവിശേഷോ ഭവതി. എന്തുകൊണ്ട് ജീവനെയും ഈശ്വരനെയും വേർതിരിച്ച് കാണിക്കുന്ന വിശേഷ ശബ്ദങ്ങളുണ്ട്? സമാന പ്രകരണ ശ്രുത്യന്തരേ. ഇപ്പം ഈ അധികരണത്തിലെ വിഷയവാക്യമായിരിക്കുന്നത് ചാന്തോക്യമാണ്. പക്ഷേ ശതപഥ ബ്രാഹ്മണത്തിലും സമാന പ്രകടനത്തിൽ എന്ന് വെച്ചാൽ ഈശ്വരനെയും ജീവനെയും കുറിച്ച് പറയുന്ന ഉപാസനയെക്കുറിച്ച് പറയുന്ന ആ പ്രകടനത്തിൽ അന്യശ്രുതിയിലും ഇത് പറയുന്നുണ്ട്. എങ്ങനെ? യഥാ ബ്രഹിർവാ യവോ വാ ശ്യാമാകോ വാ ശ്യാമാകത്തണ്ഡുലോ വാ ഏവം അയം അന്തരാത്മൻ എന്ന് പറയുന്നു. അന്തരാത്മൻ എന്ന് പറയുന്നത് അന്തരാത്മനി എന്നുള്ള അർത്ഥത്തിലാണ് ഛാന്തസമായി സപ്തമി വിഭക്തി ലോപിച്ചു പോയതാണ് അന്തരാത്മാവിൽ എന്നർത്ഥം എടുക്കുന്നു. വേദത്തിൽ അങ്ങനെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. പരമേ വ്യോമൻ എന്ന് വെച്ചാൽ പരമേ വ്യോമിനി എന്ന് പറയുന്നത് പോലെ ഇവിടെയും അന്തരാത്മാവിൽ എന്ന് പറയുന്നു. അന്തരാത്മാവിൽ പുരുഷോ ഹിരൺമയ, അന്തരാത്മാവിൽ തൻ്റെ ഉപാസകന്റെ അന്തരാത്മാവിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഹിരൺമയനായ പുരുഷൻ സ്ഥിതി ചെയ്യുന്നു. ഹൃദേശ അർജുന തിഷ്ഠതി ആശയത്തെ തന്നെ പറയുകയാണ്. അത് എങ്ങനെ ആ പുരുഷന് പറയുകയാണ്, ബ്രഹിർവ യവോവ, അത് ബ്രഹിയെ പോലെ സൂക്ഷ്മമാണ് ചെന്നാൽ, യവം യവത്തെപ്പോലെ അത് സൂക്ഷ്മമാണ്, ശ്യാമാകോവ, നമ്മൾ ചാമ എന്ന് പറയും അതുപോലെ, അല്ലെങ്കിൽ ശ്യാമാക തണ്ടുലോവ ചാമ അരി, അത് അതിനും സൂക്ഷ്മമാണ്. ഏവം അയം ഹിരണ്യമയ പുരുഷ, അത്രയും സൂക്ഷ്മം എന്ന് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. വളരെ സൂക്ഷ്മമായിരിക്കുന്ന ആ പുരുഷൻ, ഇത് ഈശ്വരനെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട് ഹിരൺമയനായ പുരുഷൻ എന്ന് പറയുന്നു? എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ ഉപാസകന്റെ അന്തരാത്മൻ, അന്തർഹൃദയത്തിൽ എന്ന് പറയുന്നു. അപ്പൊ അവിടെ വേർതിരിച്ച് കാണിക്കുന്നുണ്ടല്ലോ, തൻ്റെ അന്തർഹൃദയത്തിൽ താൻ ധ്യാനിക്കേണ്ടവനായ ഹിരൺമയ പുരുഷൻ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ശരീരസ്യ ആത്മനോ യ ശബ്ദോ അവിധായക സപ്തമ്യന്തോ അന്തരാത്മൻ. അവിടെ അന്തരാത്മൻ എന്ന് പറഞ്ഞാല് ആ ജീവനെ സ്വയം പറയുകയാണ്, എന്റെ അന്തരാത്മാവിൽ. അതിനെ പറയുന്ന അവിധായകമാണ്, അതിന്റെ വാചകമാണ് സപ്തമ്യന്തമായ അന്തരാത്മൻ. തസ്മാത് വിശിഷ്ടോ അന്യ പ്രഥമാന്ത, സപ്തമ്യന്തമായ അന്തരാത്മ ശബ്ദത്തിൽ നിന്ന് ഭിന്നമായി അവിടെ പ്രഥമാന്തം ഉപയോഗിച്ചു. പുരുഷ ഹിരൺമയ പുരുഷ, അത് അന്യനാണ്. പ്രഥമാന്ത പുരുഷ ശബ്ദവും അതാണ് ഈശ്വരൻ. മനോമയത്വാദി വിശിഷ്ടസ്യാത്മനോവിധായക, മനോമയത്വാദി വിശിഷ്ടനായിരിക്കുന്ന ആ പരമാത്മാവിന്റെ വാചകമാണ് ഹിരൺമയ ശബ്ദം. തസ്മാത് തയോർ ഭേദോ അധിഗമ്യതേ. അതുകൊണ്ട് മനസ്സിലാക്കാം, ഇവിടെ ജീവൻ മേറെയാണ്, ഈശ്വരൻ മേറെയാണ് ഉപാസ്യൻ അല്ലെങ്കിൽ ധ്യേയം ആയിരിക്കേണ്ടത്. ഈശ്വരനാണ് ഉപാസനയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ജീവൻ തന്നെ ഉപാസിക്കുന്നു എന്നെടുക്കരുത്, ജീവൻ ഈശ്വരനെ ഉപാസിക്കുന്നു. എന്നുവെച്ചാൽ ഇവിടെ ജീവനിൽ നിന്നും വേറിട്ട് ഈശ്വരന്റെ അസ്തിത്വത്തെ ഇവിടെ സമർത്ഥിക്കുകയും കൂടെ ചെയ്യുകയാണ്. ശബ്ദവിശേഷ, അതാണ് വിശേഷ ശബ്ദം. ഇവിടെ വിശേഷ ശബ്ദം എന്ന് പറയുന്നത് അന്തരാത്മൻ എന്നൊരു ശബ്ദം പ്രയോഗിച്ചതുകൊണ്ട്, പിന്നെ മറിച്ച് പുരുഷ ഹിരൺമയ എന്നൊരു മറ്റൊരു ശബ്ദം പ്രയോഗിച്ചതുകൊണ്ട് രണ്ടും വേറെയാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, ഈശ്വരനും ജീവനും വേറെയാണെന്നുള്ളതിന് വേറെയുണ്ട് സ്മൃതി ഇഷ്ട. ഇതും പൂർവപക്ഷമല്ല, സിദ്ധാന്തം തന്നെയാണ്, ഉപാസനയെക്കുറിച്ച് പറയുന്ന സിദ്ധാന്തം. അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ സിദ്ധാന്തം വേറെ, ഉപാസനയെ സംബന്ധിച്ച് ഇത് സ്മൃതിശ്ച ശരീര പരമാത്മനോർഭേദം ദർശയതി. സ്മൃതിയും എന്ത് ചെയ്യുന്നു? ശരീരം ജീവൻ പരമാത്മ രണ്ടും തമ്മിലുള്ള ഭേദം അതിനെ കാണിക്കുന്നു. എങ്ങനെ? ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി, ഭ്രാമേൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ ഇത്യാദ്യഹ, അതുപോലെ ധാരാളം സ്മൃതികളുണ്ട്. ഈശ്വരൻ ആ ജീവന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അത്രാഹ കപ്പുനരയം ശാരീരോ നാമ പരമാത്മനോ അന്യ എപ്രതിഷിദ്ധ്യത അനുഭവസ്ഥിത്വ ശാരീര ഇത്യാദിന. അപ്പൊ ഇങ്ങനെ ഉപാസനയെ കുറിച്ച് പറയുമ്പോൾ, ഉപാസനയുടെ സന്ദർഭത്തിൽ പറയുമ്പോൾ വളരെ വ്യക്തമായി ഉപാസ്യനായിരിക്കുന്ന ധ്യാനിക്കേണ്ടതായ ഈശ്വരൻ വേറെയാണ്, ജീവൻ വേറെയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാള് ചോദിക്കേണ്ട ശിഷ്യനാകാം, ചോദിക്കുന്നു അത്രാഹ കപ്പുനരയും ശരീരോ നമ പരമാത്മനോ അന്യായ പ്രതിഷിദ്ധ്യതി അനുപത്യസ്തുന ശരീര ഇത്യാദി. അനുപത്യസ്തുന ശരീര എന്നിടത്ത് എന്താ പറഞ്ഞത്? ഒരിക്കലും ഇവിടെ ധ്യേയമായിരിക്കുന്നത് ഈ ജീവനല്ല, നിഷേധിച്ചു. ജീവനെയാണ് ധ്യാനിക്കേണ്ടതെന്നുള്ളതിനെ നിഷേധിച്ചു. എന്നിട്ടെന്ത് പറഞ്ഞു? ശരീരോ നമ പരമാത്മന അന്യഹ. ആ ജീവൻ എന്ന് പറയുന്നത് പരമാത്മാവിൽ നിന്ന് അന്യമാണ്, അതിനല്ല ഉപാസിക്കേണ്ടത്. താൻ തന്നെ തന്നെ അങ്ങ് ധ്യാനിച്ചാൽ പോരാ, മറിച്ച് പരമാത്മാവിനെ ധ്യാനിക്കണം. ഇത് നിങ്ങളെന്താ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതെന്നാണ് ഒരാൾ ചോദിക്കുന്നത്. ഒരു സൂത്രം തന്നെ അതുകൊണ്ട് നിഷേധിക്കുകയും ചെയ്തു. ജീവൻ വേറെ, പരമാത്മാവ് വേറെ, ധ്യാനിക്കേണ്ടത് ജീവനല്ല പരമാത്മാവിനെ. ശ്രുതിസ്തു നാന്യോ അതോ അസ്തി ദ്രഷ്ട നാന്യോ അതോ അസ്തി ശ്രോത ഇത്യവും ജാതീയക പരമാത്മനോ അയം അന്യം ആത്മാനം വരേതി. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വളരെ ശക്തമായി വാദിച്ചിട്ട് ധ്യാനിക്കേണ്ടത് ജീവനല്ല പരമാത്മാവിനെയാണ്, അത് ജീവനിൽ നിന്ന് വേറിട്ടാണെന്ന് പറയുകയും ശ്രുതി എന്നെ വേറിടത്ത് പറയുന്നു എന്താണ്? നാന്യോ അതോ അസ്തി ദുഷ്ട, ഈ ധ്യാതാവിൽ നിന്ന് ഉപാസകനിൽ നിന്ന് അന്യമായിട്ടൊരു ദുഷ്ടാവില്ല. നാന്യോ അതോ അസ്തി ശ്രോത, അവനിൽ നിന്ന് അന്യമായൊരു ശ്രോതാവില്ല. ദുഷ്ടാവും ശ്രോതാവുമായിരിക്കുന്നതെല്ലാം ഒരേ ഒരു തത്വമാണ് എന്നും പറയുന്ന ദേവൻ ജാതിയക്കാഹ പരമാത്മനോ അന്യം ആത്മാനം മാരേതി. പരമാത്മാവിൽ നിന്ന് അന്യമായൊരു ശരീരൻ ജീവനെ നിഷേധിക്കുന്നു. ഒരിടത്ത് ഒന്ന് പറയുക, മറ്റിടത്ത് വേറൊന്ന് പറയുക, ഇതിനെയാണ് പരസ്പര വിരോധം എന്ന് പറയുന്നത്. പരമാത്മാവിൽ നിന്ന് അന്യമായ ജീവൻ ഇല്ലെന്ന് പറയുന്നു, പിന്നെ പറയുന്നു പരമാത്മാവ് വേറെയാണ് ജീവനതിനെ ഉപാസിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ശ്രുതി സ്മൃതി എല്ലാം പറയുന്നു. പക്ഷെ അതേ ശ്രുതി തന്നെ പറയുന്നു പരമാത്മാവിൽ നിന്ന് അന്യമായി ഒരു ജീവനല്ല, പിന്നെ എങ്ങനെ ഉപാസിക്കും, ധ്യാനിക്കും? തഥാ സ്മൃതി രവി ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. മുമ്പെന്താ പറഞ്ഞത്? ഈശ്വര സർവഭൂതാനാം ഹൃദയേശി അർജുന തിഷ്ഠതി. ആ ജീവന്റെ അന്തരാത്മാവിൽ പരമാത്മാവിരിക്കുന്നു എന്ന് പറഞ്ഞു. ജീവഹൃദയത്തിലാണ് പരമാത്മാവിന്റെ വാസം. പക്ഷെ അതേ ഗീതയിൽ തന്നെ പറയുന്നു എന്താണ്? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭരത. സർവക്ഷേത്രങ്ങളിലും ശരീരത്തിലും ക്ഷേത്രജ്ഞനായിരിക്കുന്ന എന്ന് വെച്ചാൽ ജീവനായിരിക്കുന്ന ഞാൻ തന്നെയാണ് എന്നുവെച്ചാൽ ജീവന്റെ ഹൃദയത്തിലിരിക്കുന്നവനെന്നല്ല, സർവശരീരങ്ങളിലും ജീവഭാവത്തിലിരിക്കുന്നത് ഈശ്വരൻ എന്നാണ്. അപ്പോ ഈശ്വരൻ തന്നെ സ്വയം ജീവഭാവത്തിലിരിക്കുകയാണെങ്കിൽ പിന്നെ ഈശ്വരൻ ജീവനെന്ന് രണ്ടാക്കുന്ന എങ്ങനെ? മണ്ണ് തന്നെ സ്വയം പാത്രഭാവത്തിലിരിക്കുകയാണെങ്കിൽ മണ്ണ് വേറെ പാത്രം വേറെ എന്നിങ്ങനെ വേർതിരിക്കാൻ പറ്റും? അത് കഴിയത്തില്ലല്ലോ എന്നാണ് ഇത്യവൻ ജാതീയകേതി. ഒരു സ്ഥലത്ത് പറയുന്നു ജീവൻ വേറെ ഈശ്വരൻ വേറെ, വേറെ സ്ഥലത്ത് പറയുന്നു ജീവനും ഈശ്വരനും ഒന്നാണെന്ന്. ഇതിൻ്റെ വൈരുദ്ധ്യമില്ല എന്നാണ് ചോദ്യം. അപ്പോൾ സിദ്ധാന്തി പറയുന്നു അത്ര ഉച്ചതേ സത്യമേവ ഏത്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പൂർവക്ഷിയുടെ ചോദ്യത്തെ അംഗീകരിക്കുന്നു, നിങ്ങൾ പറയുന്നതിൽ യുക്തിയുണ്ട്. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള വാക്യങ്ങളുണ്ട്. പക്ഷേ പരയോ ആത്മാദേഹി ഇന്ദ്രിയ മനോ ബുദ്ധ്യാദിപാദിഭി പരിച്ഛിദ്യമാനോ ബാലേഹി ശാരീര ഇത്യുപചര്യത്തെ പറയുന്നു. ആ പരമാത്മാവ് തന്നെയാണ് ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളെ കൊണ്ട് പരിച്ഛിദ്യമാന പരിമിതനായി തന്റെ സർവവ്യാപിത്വത്തെ ഗ്രഹിക്കാതെ തന്റെ ശുദ്ധത്വം നിർമ്മലത്വം തുടങ്ങിയ ഭാവങ്ങളെ ഗ്രഹിക്കാതെ തന്റെ നിത്യമുക്തത്വം എന്നുള്ള ഭാവത്തെ ഗ്രഹിക്കാതെ പരിച്ഛിന്നനായി ശരീര പരിമിതനായി സ്വയം അജ്ഞനായി അശക്തനായി സംസാരിയായി ബാലേഹി. ഇതെല്ലാം എന്തുകൊണ്ടിങ്ങനായത്? അവിവേകം കൊണ്ട്. ബാലന്മാരെന്ന് പറഞ്ഞാൽ അവിവേകികൾ. അവിവേകികൾ പറയുന്ന ശരീര ഇത്യുപചര്യതേ, ആ പരമാത്മാവിനെ ഞാൻ ജീവനാണ് പരിച്ഛിന്നനായ ജീവനാണെന്ന് ഉപചാരമായി പറയുന്നു, ഗൗണമായി പറയുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കാതെ പറയുകയാണ്, അങ്ങനെ വ്യവഹരിക്കുന്നു. എങ്ങനെ? ഞാൻ ജീവനാണ്, ഞാൻ സംസാരിയാണ്, അതുകൊണ്ട് എനിക്ക് എന്നെ അന്യനായ സർവശക്തനായ ഈശ്വരനെ ഉപാസിക്കണം, ഞാൻ ഉപാസകനാണ് ഈശ്വരൻ ഉപാസ്യനാണ് ഇതെല്ലാം ഉപചാരമാണ്, മുഖ്യമായ താല്പര്യത്തിൽ പറയുന്നതല്ല എന്നർത്ഥം. ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചല്ലേ പറ്റൂ. ഓരോന്ന് ജീവഭാവം തന്റെ അനുഭവമാണെങ്കിൽ അത് സ്വീകരിച്ചേ പറ്റൂ. യഥാ അതിന് ഉദാഹരണം വരുന്നു, ഘട കരകാദ്യുപാധിവശാദവരിച്ഛിന്നമപി നഭ പരിച്ഛിന്നവതഭാസത്തെ. ചട്ടി, കലം, കുടം എന്നെല്ലാം പറയുന്ന പാത്രങ്ങൾ, ഘടകരകാദി ഉപാധിവശാദ്, അതുകൊണ്ട് അപരിച്ഛിന്നമപി നഭ. ഇത് ഭാഷകാരനെപ്പോഴും പ്രയോഗിക്കുന്നതാണ്. ആകാശത്തിന് ഒരു തരത്തിലുള്ള പരിച്ഛേദവുമില്ല, പരിമിതികളുമില്ല. ഇല്ലെങ്കിലും പരിച്ഛിന്ന ഘട പരിച്ഛിന്നവ പാത്രത്തിനുള്ളിലാകാശം എന്നിങ്ങനെ അത് പ്രതീതമാകുന്നു. ഈ ആകാശം ഇവിടെ, ഇത് പാത്രത്തിൻ്റെ ഉള്ളിൽ, ഇതോ ഇത് പാത്രത്തിൻ്റെ പുറത്ത്. അവിടെ എന്താണ്, പാത്രം ഒരു ഉപാധി ആയതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുണ്ടാകുന്നു. തദ്വത് അതുപോലെ തദപേക്ഷയായ കർമ്മ കർത്തൃത്വാദി ഭേദ വ്യവഹാരവും എന്ന വിരുദ്ധതേ. അതുകൊണ്ട് പറയുന്നു, നേരത്തെ പറഞ്ഞല്ലോ കർമ്മ കർത്തൃവ്യപദേശ സൂത്രം, നാലാമത്തെ സൂത്രം നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ കർമ്മ കർത്തൃത്വ വ്യപദേശം ഇങ്ങനെ നിലനിൽക്കുന്നു. ഞാൻ കർത്താവാണോ എന്ന് വെച്ചാൽ ഞാൻ ധ്യാതാവാണ്. എനിക്ക് ധ്യേയമായി ഒന്നുള്ളത് ഈശ്വരനാണ്. ഇങ്ങനെ ഒരു കർമ്മ കർത്തൃ വ്യവഹാരം, ഇത് ഭേദവ്യവഹാരമാണ്. ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ള ഭേദബുദ്ധി ആശ്രയിച്ചുള്ള വ്യവഹാരം, ഇത് തൻ്റെ അനുഭവമാണ് ജീവന്റെ. അത് അനുഭവ രൂപത്തിലുള്ള ഒരു സത്യം. അതെന്തുകൊണ്ട് പറയുന്ന ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട്? അല്പജ്ഞത, അശക്തി, ഇതെല്ലാം തൻ്റെ ഉപാധികളാണ്. ഈശ്വരന്റെ ഉപാധിയാണ് സർവജ്ഞത്വം, സർവശക്തിത്വം, സത്യസങ്കല്പത്വം. ഇതെല്ലാം ഈ ഉപാധികളിൽ കൂടെ താൻ ഇതിനെല്ലാം ഗ്രഹിക്കുമ്പോൾ തനിക്ക് ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവം ഇരിക്കുക, അജ്ഞാനമാകുന്ന ഉപാധിയിലൂടെ തന്നെ ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. ശരീരം എന്ന് പറയുന്ന ഒരു ഉപാധി തനിയിരിക്കുക, ഞാൻ ശരീരമാണ്, അല്ലെങ്കിൽ ഇത് ശരീരം എൻ്റെതാണ്, അങ്ങനെ ഉപാധിയിലൂടെ എനിക്ക് തന്നെ ഗ്രഹിക്കാൻ പറ്റും. കർണങ്ങൾ ഉപാധികളായിരിക്കെ ഇതെൻ്റെ കണ്ണാണ്, എൻ്റെ മൂക്കാണ് എന്നിങ്ങനെ ആ ഉപാധിയിലൂടെ മാത്രമേ തന്നെ ഗ്രഹിക്കാൻ പറ്റൂ. അതുപോലെ എന്താണ്, തന്നിൽ നിന്ന് എന്താണ് ഈശ്വരനെ അശരീരനായും ഈശ്വരനെ സർവജ്ഞനായും എല്ലാം ഇതിന് വിപരീതമായും ഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കർമ്മകർത്തൃ ഭേദവ്യവഹാരം വരും. ഞാൻ ധ്യാതാവും ഈശ്വരൻ ധ്യേയവുമായി അങ്ങനെ അറിയുന്നു, അങ്ങനെ പറയുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു, വ്യവഹാരം സംഭവിക്കുന്നു. ഈ ഉപാധികൾ ആശ്രയിച്ചാണ് വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം സംഭവിക്കുന്നു. ഏതുപോലെ സ്വപ്നം പോലെ, സ്വപ്നത്തിൽ താൻ അവിടെ എല്ലാം കാണുന്നവനായി, അറിയുന്നവനായി, അത് എങ്ങനെ ഏകമായിരിക്കുന്ന ഒരേ ചിത്ത് തന്നെ അവിടെ ജീവഭാവത്തിൽ പ്രകടമായി. അപ്പോൾ താൻ അവിടെ അജ്ഞനായി, സുഖദുഃഖങ്ങൾ, സ്വപ്ന സ്വപ്ന ജീവനായ താൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അവിടെ അതേ ചിത്ത് തന്നെ വിഷയങ്ങളായി പ്രകടമായി, അതേ ചിത്ത് തന്നെ ഈശ്വരനായി പ്രകടമായി. അവിടെ എന്ത് ചെയ്യുന്നു, അതേ ചിത്ത് തന്നെ സർവജ്ഞനും സർവശക്തനുമായി ഈശ്വരനായി പ്രകടമായി. അജ്ഞനായിരിക്കുന്ന താൻ ഉപാധികളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവനായിരിക്കുന്ന താൻ എങ്ങനെയാണോ അവിടെ സ്വപ്നത്തിൽ ആ പരമാത്മാവിനെ ഉപാസിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഭേദ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഇതെവിടെ സംഭവിക്കുന്നു? ഒന്നിൽ തന്നെ രണ്ട് സംഭവിക്കുന്നു, രണ്ട് തരത്തിൽ. അവിടെ ആരാ ഇതെല്ലാം ഇങ്ങനെ കൽപ്പിച്ചത്? ജീവ ഈശ്വര ഭേദ വ്യവഹാരത്തെ കൽപ്പിച്ചത് ഏകമായിരുന്ന അച്ചിത്താണ്. അത്രായം പുരുഷ സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ സ്വയം ജ്യോതിസായ പുരുഷൻ ആ പുരുഷനാണ് ഈ രണ്ടും ഉണ്ടാക്കിയത്. അതിൽ ഇത് സംഭവിച്ചാണ്, ഇത് പ്രകടമായതാണ്. എല്ലാം താനാണ് ഉത്തരവാദി പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ പ്രാകട്യ ഭാവമാണ് താൻ. അവിടെ പ്രകടമായപ്പോഴാണ് താൻ ദാ ഞാൻ ഈശ്വരനെ ധ്യാനിക്കുന്നു എന്ന് ധ്യാനം തുടങ്ങിയത് അവിടെ പ്രകടമായതിനു ശേഷമാണ്. അപ്പോഴാണ് അവിടെ അറിയുന്നത് ഞാൻ ജീവനാണ്, ഞാൻ ശരീരിയാണെന്ന്. അങ്ങനെ ആ ചിത്തിൽ ഈ ഭാവം പ്രകടമായപ്പോൾ തന്നെ അറിയുകയാണ്. അവിടെ ഈശ്വര ഭാവം പ്രകടമായപ്പോഴാണ് അറിയുന്നത്. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന എന്താണ്? ഏകമായ അദ്വൈതമായിരിക്കുന്ന ചിത്താണ്. പക്ഷേ ഇത്തരം ഭാവങ്ങൾ അവിടെ പ്രകടമായി കഴിഞ്ഞാൽ അവിടെ ഭേദബുദ്ധി വരും സ്വാഭാവികമായിട്ട്. പരിച്ഛിന്നമായ ഉപാധിയോടുകൂടി താൻ ഈശ്വരൻ മറ്റു തരത്തിലുള്ള വിശിഷ്ടമായ ദിവ്യമായ ഉപാധികളോടുകൂടി ഇപ്പം ഭേദം വരുന്നു. ഇതാർക്കും ഒഴിവാക്കാൻ പറ്റും? അത് ചിത്തിൽ സ്വയം സഹജമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്ത് സംഭവിച്ചു പറയുന്നത്? അനാദികാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെന്താ നിമിത്തം? ചിത്ത് ഏകവും അദ്വൈതവുമായിരിക്കെ ചിത്തിൽ നിന്ന് വേറിട്ട അവിടെ നിമിത്തങ്ങളൊന്നുമില്ല. കാലവും ദേശവും എല്ലാം എന്തിനെ ആശ്രയിച്ച്? ചിത്തിനെ ആശ്രയിച്ച്. അപ്പോൾ ആ ചിത്തിൽ അത് സംഭവിക്കുന്നു. നമ്മൾ സ്വപ്ന ദൃഷ്ടാന്തത്തെ പറയും, അത് മനസ്സിലാക്കാൻ പോലും കൂടുതൽ സൗകര്യമായിട്ട്. സ്വപ്നത്തിൽ ഇതെല്ലാം ഉണ്ടല്ലോ, ബന്ധവും മോക്ഷവും. ഉപാസനും ഉപാസകനും പലരും എനിക്ക് സ്വപ്നത്തിൽ ദേവത വന്നു, സ്വപ്നത്തിൽ ദേവത മന്ത്രത്തെ ഉപദേശിച്ചു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത്രയേ ഉള്ളൂ, സ്വപ്നത്തിൽ പുലി വന്നെന്ന് പറയും പോലെയുള്ളു. സ്വപ്നത്തിൽ പുലി വന്നപ്പോൾ എന്ത് ചെയ്തു? താൻ പേടിച്ച് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടി. ഉണർന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി എന്താണ്? വെറും പ്രതീതി മാത്രം, ചിത്തത്തിൽ ഉണ്ടായ ഒരു പ്രതീതി. അത് കവിഞ്ഞൊന്നുമില്ല. സ്വപ്നത്തിൽ വന്ന ദേവതയോ അതുപോലെ തന്നെ. ദേവത വന്നു കഴിഞ്ഞാൽ ആവേശമായി, ജാഗ്രത വളരെ കാലം ഉപാസിച്ചിട്ടും കാണാൻ കഴിഞ്ഞില്ല, സ്വപ്നത്തിൽ വന്നതാണ്. ജാഗ്രതത്തിലേക്ക് വന്നു കഴിയുമ്പം അതില്ല, ദേവതയില്ല, ഉപദേശമില്ല, മന്ത്രമില്ല, സ്വപ്നത്തിലെ പുലിയെ പോലെ തന്നെ അപ്രത്യക്ഷമായി, വിശേഷിച്ചൊന്നുമില്ല. ആ പക്ഷേ അവിടെ എന്താ വന്നത്? ഭയപ്പെടുത്തുന്ന ഒന്നല്ല, അനുഗ്രഹിക്കുന്ന ഒരു രൂപമാണ്. അവിടെ കിട്ടിയതോ സ്വപ്നത്തിലെ ദേവത എന്ന മന്ത്രം? ശരി, അപ്പോൾ ജാഗ്രതയിൽ അതിനെ ഉപാസിക്കുന്നു, കൊള്ളാം. ഇതെല്ലാം എന്താണ്? ഭേദവ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ്, അസത്യമായ ഭേദവ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ്. ഇതുപോലെ തന്നെയാണ് ജാഗ്രതയിൽ സംഭവിക്കുന്നത്. ഈശ്വര ജഗത്ഭേദം, ദേവതാഭേദങ്ങൾ എല്ലാം എന്നാണ് പറയുന്നു. അങ്ങനെ വരുന്ന കർമ്മ കർത്തൃത്വാദി ഭേദ വ്യവഹാരോ നവിരുദ്ധ്യതേ, അതിന് വിരോധമൊന്നുമില്ല. വിരോധമുണ്ടെന്ന് ആര് പറഞ്ഞു? നേരത്തെ ചോദിച്ചല്ലോ, ജീവനും പരനും ഒന്നാണെന്ന് പറയുകയും പിന്നീട് ജീവനെ ഉപാസിക്കാൻ പാടില്ല, പരനെ ഉപാസിക്കണം, ഇനി മുക്തിക്ക് ആ പരന്റെ അനുഗ്രഹം വേണം, ഇതെല്ലാം പറയുന്നു. ഏകമായ തത്വമാണെങ്കിൽ പിന്നെ ഏത് പരൻ ഏത് ജീവനെ അനുഗ്രഹിക്കാൻ ആരാരും ഉപാസിക്കും? മുക്തിക്ക് ആരുടെ അനുഗ്രഹം വേണം? പറയുന്നു, പ്രാക് തത്വമസി ത്യാത്മേകത്വ ഉപദേശഗ്രഹണാദി. ഈ പറയുന്നതെല്ലാം, ഈ പറയുന്ന ഉപാസനകളെല്ലാം മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഉപദേശഗ്രഹണാദ് പ്രാക്? അതിന് മുമ്പ്, ഉപദേശത്തെ ഗ്രഹിക്കുന്നതിന് മുമ്പ്. ഉപദേശത്തെ ഗ്രഹിച്ചോ? ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? തത്വമസി, അതാണ് ഉപദേശം. അങ്ങനെയുള്ള ഉപദേശം ആത്മീകത്വം, ജീവൻ പരൻ എന്നുള്ള ഭേദത്തെ കൂടാതെ ആത്മാവിൻ്റെ ഏകത്വത്തെ, അല്ലെങ്കിൽ ഏകാത്മായ ആത്മാവിനെ ഉപദേശിക്കുന്നു. തത്, അങ്ങനെ ഏതൊരു ജീവനാണോ നീ സൃഷ്ടിക്ക് കാരണമായി പറയുന്നത്, ഏതൊരു ഈശ്വരനെയാണോ നീ പറയുന്നത് സൃഷ്ടിത്തി സംഹാരങ്ങളെല്ലാം ആ ഈശ്വരനാണ് ചെയ്യുന്നതെന്ന്, തത് സൃഷ്ട്വ അതാണ് സൃഷ്ടിച്ചതെന്ന് ഏതൊരു തത്വത്തെക്കുറിച്ച് പറഞ്ഞു, ആ തത്വം നീ തന്നെയാണ്, എന്നറിയുന്നതിന് മുമ്പാണ് ഈ ഭേദവ്യവഹാരങ്ങളെല്ലാം. അവിടെയാണ് ആരാരെ ഉപാസിക്കണം എന്നുള്ള ചർച്ച വരുന്നത്. ഉപാസകനായിരിക്കുന്ന ആരാണ് ജീവൻ, ഉപാസ്യനായിരിക്കുന്ന ആരാണ് ഈശ്വരൻ. അപ്പോൾ ജീവൻ ഈശ്വരനെ ഉപാസിക്കണം. ഇത്തരം ചർച്ചകളെല്ലാം വരുന്ന ഇവിടെ തത്വമസി എന്ന് പറയുന്ന ആത്മീയത്വ ഉപദേശത്തെ ഗ്രഹിക്കുന്നതിന് മുമ്പ്. ഉപദേശം എന്ന് പറയുന്നത് ശ്രുതിയിൽ നിന്ന് വരുന്നത്, ഗ്രഹണം എന്ന് പറയുന്നത് ശ്രോതാവിൽ സംഭവിക്കുന്നത്, ഉപദേശം എന്ന് പറയുന്നത് ശബ്ദാത്മകമായി വരുന്നു. ശ്രോതാവ് എന്ത് ചെയ്യുന്നു? ആ ശബ്ദത്തെ ആദ്യം ഗ്രഹിക്കുന്നു, ആ ശബ്ദത്തിൽ നിന്ന് അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. ഗ്രഹിക്കാന്ന് വെച്ചാൽ അറിയുക. ഇപ്പൊ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് മുമ്പാണ് പ്രാക് എന്ന് വെച്ചാൽ മുമ്പ്, അവിടെയാണ് ഈ ഭേദവ്യവഹാരവും ഈ ഭേദവ്യവഹാരത്തെ ആശ്രയിച്ചുള്ള ഉപാസനകളും. ആ ഉപാസനയുടെ ഫലമായി താൻ എന്തൊക്കെയാണോ അർത്ഥിക്കുന്നത്, ആ ഉപാസനയുടെ ഫലമായി ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകണം. ആ ഉപാസനയുടെ ഫലമായി ഇതിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം നീങ്ങണം. ആ ഉപാസനയുടെ ഫലമായി എനിക്ക് മുക്തി സംഭവിക്കണം. അതുകൊണ്ടല്ലോ എന്തിനാണ് ഉപാസിക്കുന്നത്? അറിയാം, എനിക്ക് മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉപാസിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ബദ്ധനായിരിക്കുന്നു? നീ എങ്ങനെ ബദ്ധനായിരിക്കുന്നു? ഞാൻ അശക്തനായിരിക്കുന്നു, അസർവജ്ഞനായിരിക്കുന്നു. ഈശ്വരനെ പോലെയല്ല, ഈശ്വരൻ സർവജ്ഞനും സർവശക്തനും സത്യസങ്കല്പനുമായിരിക്കുന്നു. ഞാനങ്ങനെയല്ല, വ്യർത്ഥമായ മോഹങ്ങളോടുകൂടിയവനാണ്, സങ്കല്പങ്ങളോടുകൂടിയവനാണ്, ഇവ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഞാൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു, ഞാൻ സംസാരിയാണ്. സംസാരിയായതുകൊണ്ട് എനിക്ക് മുക്തി ആവശ്യമാണ്. ഇതാണ് ബന്ധം, മോക്ഷ വ്യവഹാരം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ താൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ്, താൻ ഉപാസകനാണ്, ഈശ്വരൻ ഉപാസ്യമാണ്, അതുകൊണ്ട് താൻ ഈശ്വരനെ ധ്യാനിക്കണം. ഇതെല്ലാം ഇവിടെ പ്രാക് തത്വമസി ഇത്യാത്മീകത്വ ഉപദേശഗ്രഹണ തത്വമസി എന്നുള്ള ആത്മീകത്വ ഉപദേശം അവൻ ഗ്രഹിക്കുന്നതിന് മുമ്പ്, അതറിയുന്നതിന് മുമ്പ്, ആത്മീകത്വത്തെ ശ്രുതിവാക്യത്തിൽ നിന്നും ബോധിക്കുന്നതിന് മുമ്പ് ഇവിടെ വളരെ സ്പഷ്ടമായി പറയുകയാണ്. പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് അറിയാതിരുന്നു കഴിഞ്ഞാൽ ഉപാസ, അറിഞ്ഞാലോ? അറിഞ്ഞാലെന്തെന്ന് ചോദിച്ചു, അവിടെ കൃതകൃത്യത എന്നുവെച്ചാൽ പിന്നീട് കർത്തവ്യം ഒന്നും ശേഷിക്കുന്നില്ല, പിന്നീടൊരു മുക്തി ശേഷിക്കുന്നില്ല. ആ മുക്തിയെ പ്രാപിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ആത്മീയത്വ ബോധം ഉണ്ടാകുന്നവന് പിന്നെ പ്രാപിക്കാൻ മുക്തിയില്ല. എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാധന, എന്തെങ്കിലും ഒരു ഉപായം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടി? അതിനൊരു ഫലമുണ്ടായിരിക്കണം. ആധ്യാത്മികമായ സന്ദർഭത്തിൽ ഫലം എന്ന് പറയുന്ന മുക്തിയാണ്. അപ്പോൾ ജ്ഞാനം കൊണ്ടാണെങ്കിലോ ആത്മീയത്വ ബോധത്തിൽ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊന്നുമില്ല, സംസാരത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഇല്ല. കാരണം എന്തുകൊണ്ട്? അവിടെ കർത്തവ്യ ബോധമേ ഇല്ല. കൃതകൃത്യത എന്ന് പറയുന്നതാണ് എല്ലാ കർത്തവ്യ ബോധങ്ങളെയും അത് നശിപ്പിച്ചു. അതാ എന്ത്? അതാണ് ജ്ഞാനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നു, അതാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നു. പിന്നീട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അതവിടെ ശേഷിക്കുന്നില്ല. കാരണം ഒന്നിനു വേണ്ടി ചെയ്യാനില്ല എന്നാണ് അടുത്ത് പറയുന്നത്. ഗ്രഹീതത്വം, ആത്മീയത്വം, ബന്ധം, മോക്ഷാദി സർവവ്യവഹാര പരിസമാപ്തി രേവസ്യാത്. ഗ്രഹിത്വേതു ആത്മീയത്വേ, ആത്മീയത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആത്മീയത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും അതിൻ്റെ താല്പര്യമായിരിക്കുന്ന ആത്മീയത്വ ബോധം ഒരുവനുണ്ടായാൽ, പറയും നമ്മൾ ശ്രവിക്കുന്ന തത്വമസിയാണല്ലോ, എന്ത് ബോധമുണ്ടായി? അതിൽ നിന്ന് ആത്മീയത്വ ബോധമേ ഉണ്ടാകാൻ പാടുള്ളൂ, മറ്റൊരു ബോധം ഉണ്ടാകാൻ പാടില്ല. ആ ആത്മീയത്വ ബോധം ഉണ്ടാകുന്നതിനുള്ള പ്രാഥമികമായ ഒരു യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ ആ ബോധമേ ഉണ്ടാകത്തുള്ളൂ. മുമ്പിൽ ഒരു ആനയെ കൊണ്ട് നിർത്തിയിട്ട് ഇത് ആനയാണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനെ കാണുന്നതിനുള്ള കണ്ണും അതിനെ കേൾക്കുന്നതിനുള്ള ചെവിയും അത് മനസ്സിലാക്കുന്നതിനുള്ള മനസ്സാന്നിധ്യം ഉണ്ടെങ്കിൽ അവനിത് ആനയെന്നുള്ള ബോധമേ ഉണ്ടാകത്തുള്ളൂ, വേറെ ഒരു ബോധം ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു ശിശുവാണ്, അവൻ്റെ ബുദ്ധി അത്രയും മൂഢമാണ്. ഈ ചിലപ്പോൾ അവൻ്റെ കൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു ബോധം ഉണ്ടാകത്തില്ല. എന്താ പറഞ്ഞത്? ആ ശബ്ദത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കത്തില്ല. അവൻ്റെ കണ്ണിന് ആ വസ്തുവിനെ തിരിച്ചറിയുന്നതിനുള്ള ശേഷിയുമില്ല. അവൻ്റെ മനസ്സിന് അതിനുള്ള വളർച്ച വന്നിട്ടില്ല. ശിശുവാണ്, ഇതാനെയാണെന്ന് പറഞ്ഞോ അത് ചിലപ്പോൾ 100 തവണ പറയേണ്ടി വരും, ദീർഘകാലം പറയേണ്ടി വരും. അപ്പോൾ അവൻ ബോധിക്കും. ഇനി അവൻ്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിലോ? ബുദ്ധിക്ക് സ്ഥിരതയില്ല, ബുദ്ധി അസ്ഥിരമായി പോയൊരാൾ, ലൂസായി പോയൊരാൾ. അയാളുടെ അടുത്ത് പറയുന്നത് ആനയാണെന്ന് പറഞ്ഞാൽ അയാൾ ചോദിക്കും, ഇതാണോ കുതിര? ഇതാണ് ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചു കിടന്നത്. അവിടെ എന്താണ്? അയാളുടെ കണ്ണിന് കാഴ്ചശക്തിയുണ്ട്, ചെവിക്ക് കേൾവി ശക്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബുദ്ധിക്ക് സ്ഥിരതയില്ല, ബുദ്ധി മാറിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ളവരിടത്തൊന്നുമല്ല ഇത് പറയുന്നത്. അത് പറയുന്നത് എൻ്റെ പ്രാഥമികമായ യോഗ്യതകളുള്ള ഒരുവനോട് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദ താല്പര്യം മനസ്സിലാക്കാൻ അവന് ശേഷിയുണ്ടെങ്കിൽ അവൻ അത് തന്നെ ഗ്രഹിക്കും. അത് ഗ്രഹിച്ചു കഴിഞ്ഞാലോ പറയുന്നവിടെ പിന്നെ അവന് കർത്തവ്യം ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ ചെയ്യുന്നത്? ഉപാസന എന്തിനു വേണ്ടിയിട്ട്? അവൻ ഈശ്വരനെ ഉപാസിക്കുന്നത് മുക്തിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ മുക്തിക്ക് വേണ്ടിയിട്ട് ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായതിനു ശേഷം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? അവിടെ ബന്ധമോക്ഷാദി സർവവ്യവഹാരവും ഇവിടെ തീർന്നു. അവന്റെ മനസ്സിൽ പിന്നീട് മുക്തി എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയില്ല. അവന്റെ ഉള്ളിൽ സംസാരം എന്ന് പറയുന്ന ഒരു ശത്രുവില്ല. പിന്നെ തത്വം എന്താണെന്ന് അവൻ ഗ്രഹിച്ചു കഴിഞ്ഞു. തത്വത്തിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അവന് തത്വം, ഏകത്വം, അദ്വയം ആയ പരമാർത്ഥത്തെക്കുറിച്ചാണ് അവൻ ബോധിച്ചിരിക്കുന്നത്. പിന്നെ ബന്ധം, മോക്ഷം, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതിനെക്കുറിച്ച് പറയുക, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇതൊന്നും തന്നെ സംഭവിക്കത്തില്ല എന്നാണ്. പക്ഷെ എന്ത് വേണം? അവനുണ്ടാകുന്ന ആത്മ ഏകത്വബോധം സമ്യക് ബോധമായിരിക്കും, സമ്യക്കായ ബോധമായിരിക്കുന്ന ശ്രവണത്തിൽ നിന്ന് അതുണ്ടാവണം. പറയുന്നു തത്വത്തെ ശ്രവിച്ചതിന് ശേഷവും പലരും പലതരത്തിലുള്ള അഭ്യാസങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ശരിയാണ്, അവന് ശ്രവണം സംഭവിച്ചു, പക്ഷെ ഗ്രഹണം സംഭവിച്ചത്. എന്തിനാവൻ ശ്രവിച്ചത്? കേവല ശബ്ദത്തെ, തത്വമസി. അതുകൊണ്ട് കാര്യമാണ്, അതിൻ്റെ താല്പര്യം അവൻ ഗ്രഹിക്കണം. ആ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ അവിടെ ബന്ധമോക്ഷ വ്യവഹാരങ്ങളെല്ലാതെ വരുന്നു. കാരണം അത് ബോധിപ്പിക്കുന്ന എന്താണ്? നിന്റെ സ്വരൂപം തന്നെ മുക്തമാണ്. നിന്റെ സ്വരൂപം തന്നെ എന്താണ്? ബന്ധശൂന്യമാണ്. അപ്പം നീ സ്വയമാണ് മുക്തനായിരിക്കുന്നത്, നീ സ്വയമാണ് ബന്ധനരഹിതനായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി മുക്തിയെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം അതെങ്ങനെ സംഭവിക്കും? ഒരാൾ ആ സംഭവിക്കുന്നതിനുള്ള യാതൊരു അവകാശമില്ല, യാതൊരു അവസരവുമില്ല, യാതൊരു പഴുതുമില്ല. എന്നുവെച്ചാൽ ഇവിടെ പറയുന്ന എന്താണ്? ആ സമ്യക് ബോധം അത് തന്നെയാണ് സർവത്തിനും പരിഹാരമായിരിക്കുന്നത്. അതിനപ്പുറം പിന്നെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഒരാൾ കരുതുകയാണ്, ശരി, ശ്രുതിയിൽ നിന്ന് ഞാൻ എനിക്ക് ബോധമുണ്ടായി, ഇപ്പം എനിക്ക് മനസ്സിലായി, സർവ്വാത്മാവ് തന്നെയാണ്, ആത്മാവിൽ നിന്ന് അന്യം അല്ല, അദ്വൈതം തന്നെയാണ് സത്യം, അത് പരമാർത്ഥമാണ്. അങ്ങനെ ഒരു ബോധമുണ്ടായി. അടുത്ത ഭാഷകാരൻ ചോദിക്കും, ഇങ്ങനെ പറയുന്നവരത് എനിക്കങ്ങനെ ഒരു ബോധമുണ്ടായി, ഉണ്ടായാലും ഞാൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു പറയും. അതുകൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖവും ദുഃഖവും അതുകൂടെ എനിക്കില്ലാതാക്കും. ദുഷ്ട ദുഃഖത്തിൻ്റെ നിവൃത്തി സംഭവിക്കുന്നു, ഒരാൾ പറയുകയാണ്. എനിക്കിങ്ങനെ ബോധമുണ്ടായിട്ടും ഞാൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു. എന്നുവെച്ചാൽ സുഖവും ദുഃഖവും എൻ്റെ പ്രത്യക്ഷമായ അനുഭവമായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഈ സുഖദുഃഖങ്ങളും നിവർത്തിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഉപദേശത്തിൽ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു ബോധമുണ്ടായാൽ നിന്റെ സുഖദുഃഖങ്ങൾ നിവർത്തിക്കുമെന്നാണ്. എൻ്റെ അനുഭവം എന്താണ്? എനിക്ക് തത്വമസി എന്നുള്ള ബോധമുണ്ടായി, പക്ഷെ എൻ്റെ സുഖദുഃഖങ്ങൾ വീണ്ടും നിൽക്കുന്നു. ശരി, അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ സുഖദുഃഖങ്ങളെ മാറ്റുന്നതിന് എന്തെങ്കിലും ഉപായം ചെയ്യണം. ജ്ഞാനമോ ആയ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞിട്ടും ആ ജ്ഞാനത്തിന് ഈ സുഖത്തെയും ദുഃഖത്തെയും മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ സുഖത്തെയും ദുഃഖത്തെയും മാറ്റുന്നതിന് ജ്ഞാനം അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നാണ്. അപ്പോൾ ഇവിടെ ജ്ഞാനത്തിന് ശേഷവും സുഖദുഃഖങ്ങളെ മാറ്റുന്നതിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് കരുതുന്നത് എന്താ? അങ്ങനെ ചിന്തിക്കുന്നത് അവൻ സമ്മിക്കായ ശരിയായ ജ്ഞാനമില്ല. എന്തുകൊണ്ട്? ഞാൻ എന്താ ബോധിപ്പിച്ചത്? നീ മുക്തനാണ്. എന്തിൽ നിന്ന്? സുഖദുഃഖങ്ങളിൽ നിന്ന്. അപ്പൊ നിന്നിൽ എന്താണ്? മൂന്ന് കാലത്തിലും സുഖദുഃഖങ്ങൾ നിലനിൽക്കുന്നില്ല. അങ്ങനെ തന്നിൽ കാലത്രയത്തിലും സുഖദുഃഖങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് ബോധിച്ചപ്പോൾ, അത് ബോധിച്ച ഒരുവൻ വീണ്ടും എങ്ങനെ തന്നിൽ സുഖദുഃഖങ്ങൾ നിൽക്കുന്നു എന്ന് എങ്ങനെ അവൻ അനുഭവിക്കാൻ കഴിയും? കാലത്രയത്തിലും തന്നിലില്ല എന്ന് ബോധിച്ചവൻ. അപ്പൊ അത് ബോധിക്കാത്തതുകൊണ്ടാണ്. ഇത് ബോധിക്കാത്തവൻ എന്ത് ചെയ്യുന്ന പറയുന്നു? ഇത് ബോധിച്ചില്ലെങ്കിൽ മറ്റു വഴികൾ, അവിടെയാണ് ഉപാസന. അപ്പൊ ജ്ഞാനം പര്യാപ്തമല്ല, അതുകൊണ്ട് എനിക്ക് മുക്തിക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നു. ഇവിടെ സിദ്ധാന്തം എന്താണ്? ജ്ഞാനം പര്യാപ്തമാണ്. എങ്ങനെ പര്യാപ്തമാകുന്നു? അപ്പോൾ എങ്ങനെയാ ഈ നിലനിൽക്കുന്ന സുഖദുഃഖങ്ങൾക്ക് സമാധാനം പറയും? സുഖദുഃഖങ്ങൾ നിന്റെ പരമാർത്ഥമായ സ്വരൂപത്തിൽ നിൽക്കുന്നില്ല, അത് നിലനിൽക്കുന്നില്ല. പിന്നെ സുഖദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അത് നിത്യ നിവൃത്തമാണ്. നിന്റെ സ്വരൂപം അതാണ്, അത് നിത്യശുദ്ധ ബുദ്ധമുക്തമാണ്. എന്നുവെച്ചാൽ സുഖദുഃഖങ്ങളിൽ നിന്നും മുക്തമാണ്. മുക്തമാണെന്ന് പറഞ്ഞാൽ അതാണ്, അഹന്തയിൽ നിന്നും മമതയിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം മുക്തമാണ്. എന്റെ സ്വരൂപം അങ്ങനെ മുക്തമായിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഇനി നിവർത്തിക്കാൻ എന്താ ഉള്ളത്? ഏത് സുഖദുഃഖങ്ങളാണ് നിവർത്തിക്കേണ്ടത്? അപ്പോൾ ഈ തത്വത്തെ ബോധിച്ചോ? ശരി, ബോധിച്ചു കഴിഞ്ഞു. പക്ഷേ സുഖദുഃഖാദികളുടെ അനുഭവം ഉണ്ടല്ലോ. പറയുന്നു, അങ്ങനെ തത്വത്തെ ബോധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ സുഖദുഃഖാദികളെ കാണും? അത് മൂന്ന് കാലത്തിലും തന്നിലില്ല എന്നാണ് കാണുന്നത്. എന്താണ് പരമാർത്ഥം? നിത്യശുദ്ധമായിരിക്കുന്ന തന്റെ സ്വരൂപമാണ് പരമാർത്ഥം. തന്നിൽ അനുഭവപ്പെടുന്ന സുഖദുഃഖാദികൾ കാലത്രയത്തിലും അത് പരമാർത്ഥത്തിൽ തന്നിൽ സ്ഥിതി ചെയ്യാത്തതാണ്. പരമാർത്ഥത്തിൽ തന്നെ സ്ഥിതി ചെയ്യാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതീതമാണ്, തന്നിൽ പ്രതീതമാകുന്നതാണ്. ശരി, കാലത്രയത്തിലും നിലനിൽക്കാതെ തന്നിൽ പ്രതീതമാകുന്നത് അത് സത്യമല്ല, അസത്യമാണ്. അപ്പോൾ പ്രതീതമാകുന്നതാണെങ്കിൽ അതിന് പ്രതിവിധി വേണ്ടേ? അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നതും അങ്ങനെ ഒരു പ്രതിവിധി ആവശ്യമായി വന്നാൽ എന്താണ്? വിശപ്പ് വരുന്നു, ദാഹം വരുന്നു, അതിന് പരിഹാരം വേണം, അന്നം വേണം പറയുന്നു. അപ്പോൾ എങ്ങനെയാണോ പ്രതീതി, കേവലം പ്രതീതി മാത്രമായിരിക്കുന്നത് അതിൻ്റെ പരിഹാരവും, അതുപോലെ തന്നെ കേവലം പ്രതീതി മാത്രമാണ്, അത് അസത്യമാണെന്ന് ബോധിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതീതിയെ, അതിൻ്റെ പ്രതീതിക്ക് അതിൻ്റെ പരിഹാരമായ പ്രതീതിയെ സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത് എന്താണ്? ആ തത്വജ്ഞാനിക്ക് കർത്തവ്യശേഷമായി ഒന്നും തന്നെ ഇല്ല, ഒരു കർത്തവ്യം ശേഷിക്കുന്നില്ല. പിന്നെ എന്തു പറയുന്നു? ശരീരധാരണത്തിന് വേണ്ടി ഭിക്ഷാടനവും മറ്റു സ്വീകരിക്കാൻ പറയും. എന്തുകൊണ്ട്? തത്വം ബോധിച്ചു കഴിഞ്ഞു, എന്തിനാ ഭിക്ഷ എടുക്കുന്നത്? വിശപ്പും ദാഹവും അനുഭവിക്കുന്നു, പിന്നെ ഭിക്ഷ എടുക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നുവെച്ചാൽ ശാരീരികമായ ധർമ്മങ്ങൾ പ്രതീതമാകുന്നു. എന്തുകൊണ്ടത് പ്രതീതമാകുന്നു? ശരീരം പ്രതീതമാകുന്നുണ്ട്. അപ്പോൾ ശരീരം പ്രതീതമാകുന്നതുകൊണ്ട്, ശാരീരിക ധർമ്മങ്ങൾ പ്രതീതമാകുന്നത് കൊണ്ട് ശരി, നിനക്ക് ബോധമുണ്ടായി, ഈ പ്രതീതിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിന്നിൽ ഇനി ഒരു കർത്തവ്യം ശേഷിക്കുന്നുണ്ട്, അതാണ് ഈ പ്രതീതികളെ നിരോധിക്കുക എന്നല്ല ഭാഷകാരൻ പറയുന്നു. ഒരു കർത്തവ്യം അവശേഷിക്കുന്നു. എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു പ്രതീതിയുണ്ട്, വിശപ്പും ദാഹത്തേണ്ടി. അപ്പോൾ ഈ പ്രതീതി ഇല്ലാതാക്കണം. അതിനുവേണ്ടി നിനക്ക് ഇനിയൊരു കർത്തവ്യമുണ്ട്. എന്താണ്? ഇതിനെ നിരോധിക്കുന്ന അഭ്യാസം ചെയ്യുക. അങ്ങനെ പറയുന്നില്ല. എന്തുകൊണ്ട്? അവൻ കൃതകൃത്യനാണ്. അവന് ചെയ്യാനായി യാതൊരു തരത്തിലുള്ള കർത്തവ്യങ്ങളും ശേഷിക്കുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അവന് എന്താണ് മുക്തി എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ സമ്യക്കായ ബോധമുണ്ട്. ഇതിനെ നിരോധിക്കേണ്ട ആവശ്യം വരുന്നപ്പോൾ ഇത് തന്നെ ബാധിക്കുമ്പോൾ ഇത് സത്യമായി വന്നതിന് ബാധിക്കുമ്പോൾ പിശാച് സത്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുന്നതിനുള്ള മന്ത്രവാദം ചെയ്യണം. പിശാചിനെ ഉച്ഛാടനം ചെയ്യുന്നതിനുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്. എന്നാലും പിശാച് പോകും, അല്ല പോകത്തില്ല. എന്തുകൊണ്ട്? പിശാച് തന്നെ സംബന്ധിച്ച് സത്യമാണ്. പക്ഷെ ഒരുവിന് ബോധമുണ്ട്. എന്താണ് ഈ പിശാച് എന്ന് പറയുന്നത്? വാസ്തവത്തിലൊരു ഭ്രാന്തിയാണ്, കേവല പ്രതീതി മാത്രം ആണെന്ന് തോന്നിയവനെ സംബന്ധിച്ച് അവനെന്താണ്? അതിനെ ഉച്ഛാടനക്രിയകളൊന്നും അവന് ആവശ്യമില്ല. അസത്യമായ പിശാചിനെ ഇല്ലാതാക്കുന്നതിന് എന്തിനാ ഉച്ഛാടനക്രിയ? അതിന് സത്യമായ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവനെ സംബന്ധിച്ചിടത്തോളം. എന്താ അവന് പിശാചിന്റെ അനുഭവം ഉണ്ടായത്? അവിടെ ഇരളായിരുന്നുണ്ട് ആ അനുഭവം. ആ പ്രതീതി അവന് മാറണമെങ്കിൽ എന്ത് വേണം? അവിടെ വെളിച്ചം വന്നാൽ മതി. അതുപോലെ എന്താണ്? ക്ഷുപിപാസാദികൾ സത്യമാണ് എന്നുള്ള ബോധം. ആ ബോധമുള്ളതുകൊണ്ടാണ് അതിനെ നിരോധം ആവശ്യമായി, അതിനെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി ആവശ്യമായിട്ട് വന്നത്, നിരോധത്തിന്റെ ആവശ്യം വരുന്നു. അതാണ് സമാധിയുടെ മാർഗം എന്ന് പറയുന്നത്. അതിനെ നിരോധിച്ചാൽ സമാധിയിലെത്തിച്ചേരും. സമാധിയിലെത്തിച്ചേർന്നാൽ പിന്നെ വിശപ്പിന്റെയും ദാഹത്തിന്റെയും പ്രതീതി അവിടെയില്ല. അത് ശരിയാണ്. അങ്ങനെ ഒരവസ്ഥ ജാഗ്രത് അനുഭവത്തെ വിട്ടിട്ട് മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിച്ചാൽ, സുഷുപ്തി പോലെയുള്ള ഒരവസ്ഥയിൽ പ്രവേശിച്ചാൽ എങ്ങനെയാണോ സുഷുപ്തിയിൽ വിശപ്പും ദാഹവും അനുഭവപ്പെടാത്തത്, അതുപോലെ സമാധീനം അത് അനുഭവപ്പെടില്ല. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ സമ്യക്കായ ബോധമുള്ളവൻ വീണ്ടും സാധന അനുഷ്ഠിക്കണം, അതിൻ്റെ ഉപായത്തെ അനുഷ്ഠിക്കണം, കർത്തവ്യ ബുദ്ധിയോടുകൂടി അതനുഷ്ഠിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിധികൾക്കനുസരിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ സമാധി കിട്ടത്തില്ല. സമാധി വിധിക്കുന്ന ശാസ്ത്രത്തിൽ എന്തെല്ലാം ഉപായങ്ങൾ പറഞ്ഞോ അതനുസരിച്ച് പ്രവർത്തിക്കണം. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിരോധിക്കാൻ കഴിയും, അവന് സമാധിയിലിരിക്കാൻ കഴിയും, വിശപ്പും ദോഹം അവനെ ബാധിക്കത്തില്ല. പക്ഷേ തത്വജ്ഞാനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനി അറിയുന്നു വിശപ്പും ദാഹവും പ്രതീതമാകുന്നുണ്ടെങ്കിലും എന്താണ് നിത്യമുക്തമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ എന്താണ്? അവൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് അതൊരു പിശാചയല്ല, അത് കേവലം നിഴൽ മാത്രമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഉച്ചാടനം ചെയ്യുന്നതിനുള്ള വാസ്തവമായ ക്രിയകളെ അവൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, സാധനങ്ങളുടെ ആവശ്യമില്ല തത്വബോധത്തിൽ. അപ്പോൾ അവന് കർത്തവ്യം ശേഷിക്കുന്നില്ല. അതെന്ന് പറയുന്നത് തത്വബോധം കൃതകൃത്യതയെ നൽകുന്നു. തത്വബോധവും മുക്തിയും അതിനിടയ്ക്ക് മറ്റു കാര്യാന്തരങ്ങളൊന്നുമില്ല, അവന് ചെയ്യാനൊന്നുമില്ല. ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ പിന്തുടർന്ന് ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തെ അവൻ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. കാരണം സമാധി പോലെയുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമാണ്. ശാസ്ത്രവും ഗുരുവും ഒക്കെ നിർദ്ദേശിക്കുന്ന മാർഗമാണ്. അതാ പറയുന്ന രീതിയിൽ ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ ശാസ്ത്രീയമായ ഒരു മാർഗത്തെയും അവലംബിക്കേണ്ട ആവശ്യമില്ല കർത്തൃത്വ ബുദ്ധിയോടുകൂടി. പിന്നെയോ എന്ത് ചെയ്യണം? ഇത് ശാരീരികമായൊരു ധർമ്മമാണ്. വിശപ്പും ദാഹവും അതനുഭവപ്പെടുന്നു, അതിന് പ്രതിവിധി വേണ്ടേ? ഭാഷകാലം പറഞ്ഞു ശരി. അതെന്താണ്? താൻ സ്വയം തന്നെ അകർത്താവും അഭോക്താവും ആയി മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രതിവിധിക്ക് എന്താണ് പ്രതിവിധി അത് ചെയ്യുക. അതെങ്ങനെ? സത്യത്വ ബുദ്ധിയോടുകൂടിയല്ല, കർത്തവ്യത്വ ബുദ്ധിയോടുകൂടിയല്ല. താൻ അകർത്താവാണ് അഭോക്താവാണെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് ആ പ്രതീതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭിക്ഷാടനം സ്വീകരിക്കും. അസത്യമായ ശരീരത്തിനല്ലേ അന്നം വേണ്ടത്? അതും അസത്യമാണ്. അപ്പോൾ അതാകെ പറയുന്നു, അല്ലാതെ അതിനെ നിരോധിക്കാനല്ല പറയുന്നു. വീണ്ടും എന്താണ്, ഒരു കർത്തവ്യത്തെ സ്വീകരിക്കാനല്ല പറയുന്നത്. ഭിക്ഷാടനം അത് കർത്തവ്യമല്ല. എന്തുകൊണ്ട്? തന്നിൽ കർത്തൃത്വം ഇല്ല എന്നവന് ബോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവന് വീണ്ടും സ്വയം ഒരു ഉപാസകനാകാൻ കഴിയത്തില്ല. ഉപാസകനാണ് ആകണമെങ്കിൽ എന്ത് വേണം? ധ്യാതാവാകണമെങ്കിൽ എന്ത് വേണം? അവന് ബോധ്യമല്ല, ഞാൻ ധ്യാനിക്കുന്നവനാണ്, ധ്യാനം എൻ്റെ കർത്തവ്യമാണ്, എനിക്ക് ധ്യേയമായിരിക്കുന്ന വിഷയം ഇന്നതാണ്. ഈ ധ്യാതാവ് ധ്യേയം ഇതിൻ്റെ ഒരു പ്രക്രിയയാണ് ധ്യാനം. അതിന് ചില വിധികളും നിയമങ്ങളുമുണ്ട്, ഞാൻ അതിനനുസരിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, എന്നാലേ അതിൻ്റെ ഫലമുണ്ടാകൂ. അല്ലാതെ ആ വിധിയെ ശാസ്ത്രത്തെ അനുസരിക്കാത്താൻ പ്രവർത്തിച്ചാൽ ഫലമുണ്ടാകത്തില്ല. മറ്റതെങ്ങനെയല്ല, എന്താണ് ഇത്? ശാരീരികമായ ധർമ്മമാണ്, ഇത് സഹജമായി സംഭവിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ശാസ്ത്രം വിധിച്ചല്ലോ, ലോകത്ത് ഒരു ശാസ്ത്രം വിധിക്കുന്നില്ല. എന്താണ്? നിനക്ക് വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. എന്തുകൊണ്ട്? ശാസ്ത്രത്തെക്കുറിച്ച് ഈ ലോകത്തെക്കുറിച്ചും ബോധമില്ലാതിരിക്കുന്ന സമയത്തും അത്യന്തം ശൈശവമായ അവസ്ഥയിലും ആ ശിശുവിനും ബോധമുണ്ട്. എന്താണ് വിശപ്പ് വന്നാൽ അതിന് പരിഹാരമായി ഭക്ഷണം കഴിക്കണം. അതാണ് ഇന്ദ്രിയങ്ങൾക്കൊന്നും വളർച്ചയില്ലാത്ത മൂഢമായ അവസ്ഥയിലും ആ പ്രവൃത്തി ചെയ്യുന്നു. എന്തുകൊണ്ട്? അത് സഹജമാണ്, ശാസ്ത്രം ബോധിപ്പിക്കുന്നതല്ല, അത് കർത്തവ്യ ബുദ്ധിയോടുകൂടി ചെയ്യുന്നതല്ല. അതുപോലെ ഇവിടെ എന്താണ്, തത്വത്തെ ബോധിച്ചിരിക്കുന്നവൻ്റെ പ്രവൃത്തികൾ, ഭാഷ്യകാരൻ പറയും, തത്വജ്ഞാനി ചെയ്യുന്ന അത്തരം പ്രവൃത്തികൾ സഹജമായ കർമ്മങ്ങളെ അതിനെ കർമ്മമായി ഗണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രണ്ടും രണ്ടാണ്, ഉപാസന ധ്യാനം എന്ന് പറയുന്ന ശാസ്ത്രീയമായ വിഹിതമായ കർമ്മങ്ങളും അത് മുക്തിക്ക് വേണ്ടി തത്വജ്ഞാനത്തിന് ശേഷം അനുഷ്ഠിക്കണമെന്ന് പറയുന്നത്. എന്താണ് ഭിക്ഷാടനം എടുക്കണമെന്ന് പറയുന്ന രണ്ട് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ചില ചോദിക്കും, അങ്ങനെ നിങ്ങൾ തത്വജ്ഞാനത്തിന് ശേഷം നിങ്ങൾ ഭിക്ഷാടനം നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ ആ സമയത്ത് ധ്യാനിച്ചൂടെ എന്ന് ചോദിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ്, ഒന്നെന്താണ് ശാസ്ത്രവിഹിതമാണ്, മറ്റൊന്ന് വിഹിതമല്ല. വിഹിതമായ കർമ്മത്തിൽ അവിടെ കർത്തൃത്വ ബുദ്ധിയോടുകൂടിയുള്ള പ്രയോജനത്തെ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികളൊന്നും സംഭവിക്കത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചിലർ പറയുന്നു, എന്താണ് ആ തത്വജ്ഞാനത്തിന് ശേഷവും ഒരാൾ പിന്നീട് എന്താണ് അയാൾ സമാധി പരിശീലിക്കണം, എന്നാലേ ശരിയായ മുക്തി ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അത് ഭാഷ്യക്കാരന് സമ്മതമായ കാര്യമില്ല. ഭാഷ്യക്കാരൻ ഉപാസനയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും സമാധിയെക്കുറിച്ചും എല്ലാം പറയും, പക്ഷെ അത് മുക്തിയുമായി ബന്ധപ്പെടുത്തിയല്ല. എന്തുകൊണ്ട്? ഇതെല്ലാം ഇവിടെ പ്രാക് തത്വമസി എന്നുള്ള വാക്യത്തിലൂടെ, ഇത് വളരെ ആശയക്കുഴപ്പുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. തത്വമസി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, പ്രാക് തത്വമസിത്തി ആത്മീകത്വ ഉപദേശ ഗ്രഹണാത്. ആത്മീകത്വ ഉപദേശത്തിൽ നിന്നും ഗ്രഹണം ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി ചില കൂട്ടർ പറയുന്നത് അങ്ങനെയല്ല, ഒരാൾ തത്വജ്ഞാനത്തിന് മുമ്പ് അയാൾ സമാധി അഭ്യസിച്ചിരുന്നു, തത്വജ്ഞാനത്തിന് ശേഷവും അയാൾ സമാധി അഭ്യസിക്കാം എന്നാണ്. തത്വജ്ഞാനത്തിന് മുമ്പ് അയാൾ സമാധി അഭ്യസിച്ചിരുന്നു, ജ്ഞാനത്തിന് ശേഷം അത് തന്നെ ചെയ്യുന്നു. അതുപോലെ തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾ ഭക്ഷണം കഴിച്ചിരുന്നു, തത്വജ്ഞാനം ഉണ്ടായതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു. അത് എങ്ങനെ നോക്കുന്നു? അത് ശരിയാണ്, അതും ശരിയല്ല. എന്തുകൊണ്ട്? കാരണം തത്വജ്ഞാനത്തിന് ഇവിടെ ഉപായമായി നിർദ്ദേശിക്കുന്നത് സമാധി പരിശീലനമല്ല. ഇവിടെ എന്താണ് പറയുന്നത്? തത്വമസീതി ആത്മീകത്വ ഉപദേശ ഗ്രഹണ. തത്വമസി എന്ന് പറയുന്ന ആത്മ ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമതാണ്. ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. സമാധിയിലുണ്ടായതല്ല. സമാധിയിലും ജ്ഞാനം ഉണ്ടാകാം, അത് വേറെ കാര്യം. പക്ഷെ ഭാഷ്യകാരൻ പറയുന്ന എന്താണ്, സർവത്ര പറയുന്ന എന്താണ്, ആ ജ്ഞാനം എന്ന് പറയുന്നത് ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന, എന്തിൽ നിന്ന്? ആത്മീയത്വത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളുടെ ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന. അതിനയാൾ സമാധിയിൽ നിന്നല്ല ഉണ്ടായത്. അപ്പോ പിന്നീട് ഒരാൾക്ക് ആ വാക്യശ്രവണത്തിൽ നിന്നും ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് സമാധി തുടരുന്നത്? ബോധത്തിന് ശേഷം അതായത് പ്രാപ്തമേ അല്ല. ഇനിയും ഒരാൾ പറയണല്ല, മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി അയാൾ മുമ്പ് സമാധിയും മറ്റ് ശീലിച്ചിരുന്നു, അതുകൊണ്ട് തത്വജ്ഞാനത്തിന് ശേഷവും അത് ശീലിക്കണം എന്ന് പറഞ്ഞാലോ? എന്നാലും ശരിയാകില്ല. എന്തുകൊണ്ട്? മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി ഒരാൾ തത്വജ്ഞാനത്തിന് മുമ്പ് സമാധി ശീലിച്ചിരുന്നു, ശരിയാണ്. ഒരാൾ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയോ എല്ലാം ഒരാൾ മുമ്പ് ഉപാസനകളെ സ്വീകരിച്ചിരുന്നു, എന്നുവെച്ചാൽ നാനാ ഉപായങ്ങളെ സ്വീകരിച്ചിരുന്നു. തത്വജ്ഞാനത്തിന് ശേഷം പിന്നെ അത് തുടരുക എന്ന് പറയുന്നത് ഇല്ല. എന്തുകൊണ്ട്? അവിടെ പറയുന്ന അവിടെ ഉപായം ഉപേയം രണ്ടും അവിടെ ഇല്ലാതായിരിക്കുന്നു. മുമ്പ് ശീലിച്ചതിന് വേണ്ടിയിട്ടാണ്, അന്ന് ശീലിച്ച ഒരു ഉപേയത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. നദി കടക്കുന്നതിന് വേണ്ടിയിട്ട് വള്ളത്തെ ഉപയോഗിച്ച് നദി കടന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വള്ളവും എടുത്ത് തലവെച്ചുകൊണ്ട് യാത്ര ചെയ്യും. ബുദ്ധിശൂന്യനല്ലേ അത് ചെയ്യത്തുള്ളൂ. അതുപോലെ എന്താണ്? മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി അയാള് സമാധി ശീലിച്ചു, അയാൾക്ക് മനസ്സിന് ഏകാഗ്രത ഉണ്ടായി, അയാള് വാക്യശ്രവണത്തിൽ നിന്ന് തന്നെ ബോധമുണ്ടായി. പിന്നീട് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി സമാധി പരിശീലനം അയാൾക്ക് കർത്തവ്യമായി വരുന്നില്ല. പിന്നെ സുഖദുഃഖങ്ങൾ തന്നെ ബാധിക്കും എന്നുള്ള ബോധം അയാൾക്കില്ല. എന്തുകൊണ്ട്? സുഖദുഃഖങ്ങൾ ബാധിക്കാത്തതാണ് തൻ്റെ സ്വരൂപം. ചില പറയുന്നത് ദുഷ്ടദുഃഖ നിവൃത്തിക്ക് വേണ്ടി ചെയ്യണമെന്ന്. ദുഃഖം അനുഭവിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ പരിഹാരം വരണം എന്നാണ്. ശരി, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അവസാനം എന്തായിരിക്കും? അതാലോചിക്കും. തത്വജ്ഞാനം ഉണ്ടായി, പക്ഷെ ഉണ്ടായതിന് ശേഷം ദുഃഖം അനുഭവിക്കുന്നു, സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുന്നു. ഇതിൻ്റെ പരിഹാരമായിട്ട് സമാധി ശീലിക്കണമെന്ന് ഒരാൾ പറയുന്നു. സമാധിയിലിരുന്നു കഴിഞ്ഞാൽ ഇത് അനുഭവിക്കത്തില്ല. ശരി, അങ്ങനെ ആയാൽ ഏതുവരെ പോകും നോക്കാം. തത്വജ്ഞാനം ഉണ്ടായി, ശരി തന്നെയാണ്, ജ്ഞാനം ഉണ്ടായാൽ വീണ്ടും സുഖദുഃഖാനുഭവമുണ്ട്. കൊതുക് കടിച്ചാൽ വേദനിക്കും. അപ്പോൾ കൊതുക് കടിച്ചാൽ അറിയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? സമാധിയിലിരിക്കണം. അവയുടെ സമാധി പരിശീലിക്കുന്നു, മുമ്പേ അയാൾക്ക് അതിൻ്റെ അഭ്യാസമുണ്ട്. പിന്നെ അവിടെ എന്താ പറയുന്നത്? ബ്രഹ്മവിദ്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരിയൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ, ഇങ്ങനെയുള്ള പല പല അവസ്ഥകളിലൂടെ കടന്നു പോകും. എന്തുകൊണ്ടാണ്? സമാധി പരിശീലിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു തകരാറ്, സമാധിയിലിരിക്കുന്നവന് വീണ്ടും സമാധി വിട്ട് തിരിച്ചു വരേണ്ടി വരും. എലാസ്റ്റിക് പോലെയാണ്, പിടിച്ചു വെച്ചായിരിക്കത്തില്ല, വിട്ട് കഴിയുമ്പോൾ തിരിച്ചു വരും. ഉണർന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ദുഃഖം വന്ന് പിടികൂടും. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും പരിശീലിക്കും. അതങ്ങനെ അഭ്യസിച്ച് അഭ്യസിച്ച് അഭ്യസിച്ച് ദൃഢമായി വരുമ്പോൾ അവസാനം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ പറയും, വാസിഷ്ഠത്തിനും മറ്റും. ആ സമാധി പരിശീലിക്കുന്നവൻ വരൻ, വരിയാൻ, വരിഷ്ഠൻ എന്ന് പറയുന്ന പദവിയിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നീട് തിരിച്ചു വരത്തില്ല. തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ ശരീരം നശിക്കും. ശരീരം നശിക്കുമെന്ന് പറഞ്ഞാൽ മരിച്ചു പോവും. ഭാഷകാരൻ പറയുന്നു, മരിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, എന്തായാലും ഒരിക്കൽ ചാകും. അന്ന് നീ മുക്തനുമാകും. അതിനുവേണ്ടി ഇത്രയും വലിയ അഭ്യാസം ചെയ്യുന്നുണ്ട്. ഭിക്ഷാടനവിടത്ത് ജീവിച്ചാലും ശരി, മരിക്കേണ്ട സമയത്ത് മരിച്ചേ പറ്റും. മരണത്തോടുകൂടിയാണ് മുക്തി എന്നാണ് പറയുന്നതെങ്കിൽ അത് ഭാഷകാരൻ അംഗീകരിക്കും. നമ്മൾ ബൃഹദാരണ്യത്തിൽ ചർച്ച ചെയ്തതാണ്, അത് തന്നെയാണ് മുക്തി. അതിനുവേണ്ടിയിട്ടും പ്രത്യേകിച്ച് അഭ്യാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെന്തിനപേക്ഷിക്കുന്നു പറയുന്നു? മരണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ, അതിന് ഭാഷകാരൻ പറയുന്ന ഒരു പേരാണ് പ്രാരബ്ധം. ചക്രത്തെ കുലാലൻ കറക്കി വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേഗതയുണ്ട്. ആ വേഗത അവസാനിക്കുമ്പോൾ ചക്രം നിൽക്കും. ആ ചക്രം നിർത്താൻ വേണ്ടി ഇനി അതിൻ്റെ അകത്ത് കയറി ചക്രത്തിൽ കയറിയിരുന്നുകൊണ്ട് ഒരു പണിയുടെ ആവശ്യമില്ല. എന്തായാലും അത് ആരംഭിച്ചു കഴിഞ്ഞു, ശരീരം ഗ്രഹിച്ചു കഴിഞ്ഞു എന്നാണ് കരുതുന്നതെങ്കിൽ അത് നശിക്കും. പിന്നെ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ, അവിടെ താൻ ജനിച്ചു, തനിക്ക് ഇന്ന ഇന്ന പ്രാരബ്ധങ്ങളുണ്ട്, താൻ ഇത്രയും കാലം ജീവിച്ചു, അത് കഴിഞ്ഞ് ഞാൻ സാധനകൾ അനുഷ്ഠിച്ചു, എനിക്ക് തത്വജ്ഞാനമുണ്ടായി, ഇനി നാളെ മരിക്കും, ഇത്തരത്തിലുള്ള ഭേദവ്യവഹാരങ്ങളൊന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് തന്നെ എങ്ങനെ അറിയുന്നു? താൻ ജനനത്തിനും മരണത്തിനും അതീതമായ സ്വരൂപത്തോടു കൂടിയവനാണ്. അവിടെ പിന്നെ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടയോ മരണത്തെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിച്ചാലേ മുക്തി ഉണ്ടാകുമെന്ന് കരുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? തനിക്ക് മരണമില്ല, താൻ സ്വയം അമൃതനാണ്. അപ്പം തത്വജ്ഞാനത്തിൽ മരണത്തോടുകൂടിയുള്ള ഒരു മുക്തി എന്ന് പറയുന്നതും അതൊരു മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള സമാധികളും അഭ്യാസങ്ങളും ഒക്കെ വേണമെന്ന് വാശി പിടിക്കുന്നവരടുത്ത് പറയുന്നതാണ്. ഇവിടെ എന്താ പറയുന്നത്? ബന്ധമോക്ഷാദി സർവവ്യവഹാര പരിസമാപ്തി ജ്ഞാനത്തിൽ സംഭവിക്കുന്നു. ബന്ധം, മോക്ഷം, ജനനം, മരണം തുടങ്ങിയ സർവവ്യവഹാരങ്ങളും തന്നിൽ ഇല്ല എന്ന് ബോധിക്കുന്നു. സംസാര ബാധയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ ബാധ ബോധിച്ചിരിക്കുന്നു, ഇത് അസത്യമാണെന്ന് ബോധിച്ചിരിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള കർത്തവ്യം അവിടെ ശേഷിക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളത് ശേഷിക്കുന്നില്ല. ഒരു കർത്തവ്യം ഇല്ലാതിരിക്കുമ്പോൾ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടി വരുന്ന ഒരു കർമ്മങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണോ ഭാഷ്യകാരൻ പറയുന്നു, പ്രാരബ്ധം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരീര ായ ധർമ്മങ്ങളനുസരിച്ച് എന്ത് ചെയ്യുന്നു അത് കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ തന്നെ അവനിൽ അത് നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു, പിന്നെ സന്യാസത്തിന് പറഞ്ഞു, സന്യാസം എന്തുകൊണ്ട്? കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ അത് അവിടെ ഉപേക്ഷിക്കണം. കാരണം പിന്നെ അത് അവിടെ നിലനിൽക്കുന്നതിന് അത് അർത്ഥാത് സിദ്ധമാണെന്ന് തന്നെ പറയും. ഉപേക്ഷിക്കാമെന്ന് വിധിക്കുകയല്ല, സ്വയം തന്നെ അകർത്താവാണ് എന്ന് ബോധിച്ചിരിക്കുന്നവന് ഞാൻ ഇന്ന കർമ്മം ചെയ്യണം എന്ന് സങ്കല്പിച്ച് കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലമായി സ്വർഗഫലത്തെ അനുഭവിക്കുക, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ പിന്നെ അവൻ അനുഷ്ഠിക്കുക സാധ്യമല്ല, അവന് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ കർമ്മങ്ങളെ സംബന്ധിച്ച് എന്ത് വരുന്നു? അവന് ത്യാഗബുദ്ധി വരുന്നു. അവിടെയും പറയുന്നതാണ് ത്യാഗം എന്ന് പറയുന്ന അവൻ്റെ സ്വരൂപം തന്നെയാണ്. ത്യാഗം എന്ന് പറയുന്നത് സ്വരൂപമാണ്. അപ്പോൾ ഇതിന് എന്ത് വേണം? ഇതിന് സമ്യക്കായ ജ്ഞാനം വേണം. ഭാഷകാലം പറയും ജ്ഞാനത്തിനും മുക്തിക്കും ഇടയിൽ ചതുസൂത്രയും നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ കാര്യാന്തരം ഒന്നുമില്ല, ആ ജ്ഞാനമോ ശ്രവണത്തിൽ നിന്ന് സംഭവിക്കുന്നു. പിന്നെ അവിടെ വേറെന്ന് പറയുന്നത് എന്താണ്? യോഗ്യതയെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ തത്വശ്രവണത്തിൽ നിന്ന് ഒരുവന് അങ്ങനെ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ ഒരു യോഗ്യത വേണ്ടേ എന്ന് പറയും. യോഗ്യതയെക്കുറിച്ച് ഭാഷ്യകാരനും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുള്ള യോഗ്യത ആവശ്യമാണ്. പക്ഷേ ഇവിടെ അത് പറയുന്നില്ല. ചില ഉപദേശിക്കുന്ന പോലെ നീ പാപിയാണ്, നീ എന്നും പാപിയായിരിക്കും, അല്ലെങ്കിൽ നീ കൊള്ളരുതാത്തവനാണ്. അപ്പോ ഇവിടെ അയോഗ്യതയെ കുറിച്ചല്ല ബോധിപ്പിക്കുന്നു, ഇവിടെ ബോധിപ്പിക്കുന്ന എന്താണ്? നിന്റെ ശുദ്ധമായ സ്വരൂപത്തെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നു. അപ്പൊ തന്റെ സ്വരൂപം ശുദ്ധമാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ അത് ബോധിക്കുന്ന ഒരാൾ പിന്നെ അയോഗ്യതയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നീ പാപിയാണെന്ന് നിന്നെ ബോധിപ്പിക്കുന്നെങ്കിൽ ആ ബോധിപ്പിക്കുന്നവന് നിന്നെ കൊണ്ടെന്തെങ്കിലും മുതലെടുക്കണം, അതിന് വേണ്ടിയിട്ട് അത് ബോധിപ്പിക്കുന്നു. ആ ബോധിപ്പിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്നും നിന്നെ അടിമയായി വയ്ക്കണം, കുഞ്ഞാടായിട്ട് വയ്ക്കണം. എന്നാലേ എന്നും നിന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ, എന്നും നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത് നീ പാപിയാണെന്ന്. ഇവിടെ അങ്ങനെയല്ല പറയുന്നു, നീ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനെന്നാണ്. അപ്പോൾ ആ ബോധം ഒരുവനിൽ ഗ്രഹിക്കുന്നവൻ പിന്നെ താൻ അയോഗ്യനാണെന്നിങ്ങനെ ചിന്തിക്കും. അങ്ങനെ ഒരാൾക്ക് അങ്ങനെയല്ലേ ബോധിക്കാൻ പറ്റൂ. തൻ്റെ മുമ്പിൽ ആനയെ കൊണ്ട് നിർത്തിയിട്ട് ആനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയാണെന്ന് ബോധിക്കൂ, ഇല്ലല്ലോ. അപ്പൊ ശ്രുതി പറയുന്നു നീ നിത്യശുദ്ധ ബുദ്ധ സ്വരൂപനാണെന്ന് പറഞ്ഞാൽ പിന്നെ താൻ എന്നെ കുറിച്ച് മഹാഭാവി എന്നങ്ങനെ ചിന്തിക്കാൻ പറ്റും? അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. എന്താണോ ഉപദേശിക്കുന്നത് അതേ ഒരാൾക്ക് ബോധിക്കാൻ പറ്റും. അങ്ങനെ ബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കാം? അത് തന്നെയാണ് യോഗ്യത. അബോധിക്കാൻ ഒരുവന് കഴിയുന്നത് തന്നെയാണ് അവൻ്റെ യോഗ്യത. അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ സംഭവിക്കാവുന്നുള്ള എന്താണ് അവിടെ അത് അംഗീകരിക്കുന്നുണ്ട്. ചില സംശയങ്ങൾ വരാം, ചില വിപര്യങ്ങൾ വരാം, അത് നിവർത്തിക്കുന്നതിന് വിചാരം പറയുന്നു. ആ വിചാരം എന്താണ് സംഭവിക്കുന്നത്? ബോധത്തെ പിന്തുടർന്ന് വരുന്നതാണ്. ബോധമില്ലാതെ വിചാരം സംഭവിക്കത്തില്ല. ബോധത്തെ തുടർന്നാണ് ചിലപ്പോൾ വികല്പം വരുന്നത്, ബോധത്തെ തുടർന്നാണ് വിപര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ബോധത്തെ തുടർന്ന് വിചാരം വരുന്നു. അപ്പോൾ അവിടെയും എന്താണ്, അത് ഒരുവന് യോഗ്യതയില്ല എന്ന് പറഞ്ഞൊരാളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനും പറ്റത്തില്ല. അങ്ങനെ മാറ്റി നിർത്തുന്നെങ്കിൽ അവൻ എന്തായിരിക്കും? ശിശുവായിരിക്കും. ശിശുവിൻ്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബോധിക്കത്തില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടരായിരിക്കും. ബുദ്ധിക്ക് സ്ഥിരതയില്ല, ഒന്ന് പറഞ്ഞാലും ഉള്ളിൽ കയറത്തില്ല. അവനോട് ചിലപ്പോൾ ഇത് പറഞ്ഞാൽ ബോധിച്ചില്ലെന്ന് വരും. അല്ല, ഒരാൾ എന്താണ് അനികേത സ്ഥിരമതി പറയുന്നില്ല. അവന് സ്ഥിരമതിയാണെങ്കിൽ അവന് പ്രാഥമികമായ യോഗ്യതകളൊക്കെ വേണം. അതുകൊണ്ടെങ്കിൽ ഈ പറയുന്ന ഉപദേശം ആർക്കും ഗ്രഹിക്കും. അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതവൻ സ്വയം അനുഭവിക്കണം. സ്വയം അവന് മനസ്സിലാവും ഇന്നതാണ്. അതിൻ്റെ പരിഹാരമായിട്ട് മനനം നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് പറയുന്ന ആര്, ആരോടാണിത് പറയുന്നത്? ആരാണോ ഈ തത്വത്തെ ശ്രവിക്കുന്നത്, തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങൾ ശ്രവിക്കുന്നത്, അവരോട് പറയുകയാണ്. അവർക്കെങ്ങനെയാണ് ബോധം ഉണ്ടാകേണ്ടത്, അവർ മുക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ ഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. അല്ല, ഇന്ന ആളിന് മുക്തിയുണ്ടോ മറ്റേ ആളിന് മുക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയത്തില്ല. ഇവിടെ മുക്തിയെക്കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? കാരണം ഇവിടെ ശ്രുതി മുക്തി എന്താണെന്ന് വ്യക്തമായി ബോധിപ്പിക്കുന്നു, ഒരു സംശയവും വരാത്ത രീതിയിൽ. അല്ലെങ്കിൽ ഋഷിമാർ ബോധിപ്പിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഭാഷ്യകാരൻ ബോധിപ്പിക്കുന്നു, അങ്ങനെ നമ്മൾ ബോധിക്കുന്നു. ഭാഷ്യകാരൻ ബോധിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ബോധിപ്പിക്കുന്നു? മുക്തിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നു. എങ്ങനെ? മുക്തിയെക്കുറിച്ചുള്ള ജ്ഞാനത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഭാഷ്യകാരൻ മുക്തിയെക്കുറിച്ചുള്ള ജ്ഞാനത്തെ ശരിയായി വെളിപ്പെടുത്തുന്നു, സമ്യക്കായി ബോധിപ്പിക്കുന്നു. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? അങ്ങനെ ആ ഭാഷ്യകാരൻ ആ ജ്ഞാനത്തെ, അല്ലെങ്കിൽ ഋഷി ആ ജ്ഞാനത്തെ വെളിപ്പെടുത്തണമെങ്കിൽ അയാളുടെ ഉള്ളിലുണ്ടായിരിക്കുന്നുണ്ടോ? ആനയെക്കുറിച്ച് ബോധമില്ലാത്തവന് ഇത് ആനയാണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അപ്പോൾ അവിടെ ഭാഷ്യകാരൻ ആ മുക്തിയെ വ്യക്തമായി ബോധിപ്പിക്കുന്നതുകൊണ്ട് ആ വ്യക്തമായ ജ്ഞാനം അതുണ്ട്. വ്യക്തമായ ജ്ഞാനം ആ ഭാഷ്യകാരനിലുണ്ടെങ്കിൽ അത് ശ്രവിക്കുന്ന നമ്മളുടെ ഉള്ളിലും അതുപോലെ വ്യക്തമായ ജ്ഞാനം ഉണ്ടാവും. അതുണ്ടായും മതിയാവും. അതിൻ്റെ നിയമമാണ് എന്ന് പറയുന്നു. തത്വമസി എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ശ്രോതാവിൽ ആ ജ്ഞാനം ഉണ്ടായും മതിയാവും. അതെന്തുകൊണ്ട്? അത് ശബ്ദ സാമർഥ്യമാണ്. ശബ്ദത്തിന് അങ്ങനെ ഒരു സാമർഥ്യമുണ്ട്. ദശമസ്തമസി എന്ന് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അവന് ബോധമുണ്ടായി, ഞാൻ ദശമനാണ്. ആ ബോധം ഉണ്ടായതോടുകൂടി എന്ത് ചെയ്തു? അവനുണ്ടായിരുന്ന ഭയവും മറ്റും എല്ലാം മാറി. അല്പസമയം പിടിച്ചെന്നിരി ആ ഭയത്തിൽ നിന്നെല്ലാം പെട്ടെന്നൊരു മോചനമെന്ന് പറഞ്ഞാൽ ആ ബോധിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഭയം മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അല്പസമയമെടുത്ത്, അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. പക്ഷെ അത് മാറി. എന്തുകൊണ്ട്? അവന് ബോധ്യമായി, ഞാൻ ദശമനാണ്. എങ്ങനെ ബോധ്യമായി? ശരിക്കും വ്യക്തമായി, ഒരു സംശയം കൂടാതെ. അതിനാണ് അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത്. അപരോക്ഷമായി തന്നെ ബോധിച്ചു. ഈ കാര്യം എപ്പോഴും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ, ഇനി എനിക്ക് ദശമനെ കണ്ടുപിടിക്കണം, അതിനുവേണ്ടി ഞാൻ ദശമനെ ധ്യാനിച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ദശമൻ അവൻ തന്നെയാണ്. ബോധിപ്പിച്ച അവൻ്റെ സ്വരൂപത്തെ തന്നെയാണ്. ബോധ്യമായ ഒന്നിനെ പിന്നെ എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? പിന്നെ എങ്ങനെ ഉപാസിക്കാൻ പറ്റും? അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറയുന്നു, പ്രാക് ഈ ഉപദേശത്തിൽ നിന്നും ഇങ്ങനെ ഒരു ബോധമുണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെ ഭേദബുദ്ധിയിൽ ഉപാസിക്കും. ഞാൻ വേറെ, ഈശ്വരൻ വേറെ. പലരും ചോദിക്കും, ശരി തത്വം ഇതാണ്, എന്തിനാ ഉപാസനയെക്കുറിച്ച് ഇത്രയും വർണ്ണിക്കുന്നു? എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ആ ഉപാസനയെക്കുറിച്ച് വിശദീകരിച്ച് എന്താണ് ഉപാസന, എവിടെയാണ് ഉപാസന സംഭവിക്കുന്നത്, ആരാണ് ഉപാസകൻ, എന്താണ് ഉപാസ്യം എന്നുള്ളതുകൂടി ബോധിക്കുമ്പോൾ മാത്രമേ എന്താണ് ഉപാസന അല്ലാത്തതെന്നുള്ളത് ബോധിക്കാൻ പറ്റും. അതിന് സാറിന് പറയും, ഭേദജ്ഞാനത്തിന് പ്രതിയോഗിജ്ഞാനം കാരണമാണെന്ന് പറയും. ഇത് കണ്ടിട്ട് എനിക്ക് പറയണം, ഇത് ആനയല്ല എന്ന് ഞാൻ തുറപ്പിച്ച് പറയണമെങ്കിൽ എനിക്ക് ആനയെക്കുറിച്ചുള്ള ബോധം വേണം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയാൻ പറ്റും, ഇത് ആനയല്ല എന്നത്. അതുപോലെയാണ് ഇത് തത്വജ്ഞാനം എന്ന് പറയുന്നത് ഉപാസനയല്ല എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉപാസനയെ ബോധിക്കണം. അല്ലെങ്കിൽ ഉപാസനയാണ് തത്വജ്ഞാനം എന്ന് ധരിക്കും. അതുകൊണ്ട് തത്വജ്ഞാനത്തിൽ ഇവിടെ പറയുന്നു, ആ തത്വജ്ഞാനം സംഭവിക്കുന്നതിന് മുമ്പ് ഉപാസനയ്ക്കെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഉപാസനയുടെ ഫലങ്ങൾക്കെല്ലാം സാധ്യമുണ്ട്. എന്താണ് ഉപാസനയുടെ ഫലം എന്ന് പറയുന്നത്? ചിത്തശുദ്ധി, മനസ്സിൻ്റെ ഏകാഗ്രത, ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ദേവതാനുഗ്രഹം അല്ലെങ്കിൽ ദേവതാപ്രാപ്തി അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തി, ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ തത്വബോധത്തിന് മുമ്പ്. അപ്പോൾ ഉപദേശ ശ്രവണത്തിൽ നിന്ന് ഇനി സമാധി കൂടിയെത്തീരുമെന്ന് വാശി പിടിക്കുന്നവർ എന്താ പറയുന്നത്? അവർ പറയുന്നത് ഈ ഉപദേശത്തിൽ നിന്ന് ബോധമുണ്ടാകത്തില്ലെന്നാണ്. തത്വമസി എന്നും മറ്റും കേട്ടു കഴിഞ്ഞാൽ അവന് ബോധമുണ്ടാകത്തില്ല എന്നാ പറയുന്നു. അല്ല, ബോധമുണ്ടായാലോ ആ ബോധത്തെ പറഞ്ഞ് അതൊരു പരോക്ഷമായ ബോധമാണ്. ഏതുപോലെ ഹിമാലയം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പരോക്ഷമായ ബോധം ഉണ്ടാകുന്നു, ഹിമാലയത്തെ ചെന്ന് കാണുമ്പോൾ അപരോക്ഷമായ ബോധം ഉണ്ടാകുന്നു. അങ്ങനെ ബോധത്തിൽ വ്യത്യാസമുണ്ടെന്നാണ് ഭാഷ്യകാരൻ അതിനോട് യോജിക്കുന്നില്ല. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? ദശമസ്തമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബോധം പരോക്ഷമോ അപരോക്ഷമോ, ഞാനാണ് ദശമൻ എന്നുള്ള ബോധം തന്നെയാണല്ലോ ഉണ്ടാകുന്നത്. ദശമന് താൻ ദശമനാണ് എന്നാണ് ബോധം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടങ്ങനെ ബോധമുണ്ടായി? കാരണം തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുമ്പോഴാണ് രണ്ടു തരത്തിൽ ബോധമുണ്ടാകുന്നത്. താൻ ഹിമാലയമല്ലല്ലോ, അപ്പോൾ തന്നെ ഹിമാലയത്തെക്കുറിച്ച് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഹിമാലയത്തെക്കുറിച്ച് തനിക്ക് പരോക്ഷമായ ബോധമുണ്ടാകും, പിന്നീട് അവിടെ ചെന്ന് കണ്ടിട്ട് അപരോക്ഷമായ ബോധമുണ്ടാകും. ഈ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നതിനെ അങ്ങനെ ബോധിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ ബോധിപ്പിക്കുന്നു? ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വലിയ സാധനമുണ്ട്, അതിനെ നീ പ്രാപിക്കണം, അതിനു വേണ്ടിയിട്ട് നീ ദീർഘകാലം തപസ് ചെയ്യണം, അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം, അത് ഇവിടെ പറ്റത്തില്ല, അതിന് നിർവികൽപ്പ സമാധിയിലെത്തണം എന്നെല്ലാം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാ, അവന് ബ്രഹ്മത്തെക്കുറിച്ച് പരോക്ഷമായുള്ള ബോധമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ശ്രുതി അങ്ങനെയല്ല ബോധിപ്പിക്കുന്നത്, തത്വമസി എന്നാണ് ബോധിപ്പിക്കുന്നത്. എങ്ങനെയാണോ ദശമസ്തമസി എന്ന് ബോധിപ്പിച്ചതുപോലെ ശ്രോതാവിന്റെ സ്വരൂപമായിട്ട് അന്യമായിട്ടല്ല ബോധിപ്പിക്കുകയാണെങ്കിൽ അവന് അതിനെ സംബന്ധിച്ചുള്ള ബോധം അപരോക്ഷമായേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ പിന്നീട് അപരോക്ഷമായ ഒരു ബോധത്തിന് വേണ്ടിയിട്ട് സമാധി ശീലിക്കേണ്ട കാര്യമില്ല. നിർവികൽപ്പ സമാധി വേണമെന്ന് പറയുന്ന അപരോക്ഷ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ബോധിക്കുന്നത് സ്വരൂപമാണ് ബോധിപ്പിക്കുന്നത്. സ്വരൂപമാണ് ബോധിക്കുന്നതെങ്കിൽ ഞാൻ അപരോക്ഷം തന്നെ ആയിരിക്കും. പിന്നെ എന്താ പറയുന്നു? യ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മജ്ഞ, ബ്രഹ്മത്തിന്റെ സ്വരൂപം ജ്ഞാനമാണ്, അത് അപരോക്ഷമാണെന്നാണ് പറയുന്നത്. ജ്ഞാനം സ്വയം അപരോക്ഷമായിരിക്കെ അതിൽ പരോക്ഷം അപരോക്ഷം എന്നുള്ള ഭേദം പോലുമില്ല. അത് തന്നെ ഒരു ഭ്രാന്തിയാണ്. അത് വിഷയത്തെ ആശ്രയിച്ചിട്ടാണ് അതിനെ പരോക്ഷം അപരോക്ഷം എന്ന് പറയുന്നത്, ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടല്ല. അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇവിടെ എന്താണ്, ശ്രവിക്കുന്നവന് തന്നെ കുറിച്ച് ഉള്ള ബോധം എന്ന് പറയുന്ന അപരോക്ഷ ബോധമാണ്. അപരോക്ഷ ബോധമായതുകൊണ്ട് ഇനി അപരോക്ഷ ബോധത്തിന് വേണ്ടി ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ല. മറ്റൊരു ശ്രമം കൊണ്ട് ഇനിയൊട്ട ഒരു അപരോക്ഷ ബോധം ഉണ്ടാകത്തുമില്ല. അത് സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കാരണം ഇത് ഇവിടെ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആണ് അത് വിശദീകരിക്കുന്നത്. പ്രാക് തത്വമസിത്യ ആത്മീകത്വോപദേശഗ്രഹണ ആത്മീയത്വോപദേശം തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങളാണ് ജീവൻ വേറെ, ഈശ്വരൻ വേറെ, ഉപാസ്യൻ, ഉപാസകൻ എന്നെല്ലാം പറയുന്നത്. ഗ്രഹീതേത്വ ആത്മീകത്വേ, അവിടെ ആത്മീകത്വമാണ് ഗ്രഹിച്ചിരിക്കുന്നത്. ആത്മീകത്വം എന്ന് പറയുന്നത് എന്താണ്? സർവാത്മഭാവം. അതും പ്രത്യേകം മനസ്സിലാക്കാം. ഭാഷ്യകാരൻ പറയുന്ന ആത്മീകത്വം എന്ന് പറയുന്നത് ഒരു വലിയ ബ്രഹ്മത്തെ താൻ ബോധിക്കുക എന്നുള്ളതല്ല. ഇതുവരെ തനിക്ക് പിടികിട്ടാതിരുന്ന ഒരു ബ്രഹ്മത്തെ മറിച്ച് ആത്മാവിന്റെ ഏകത്വത്തെ ബോധിപ്പിക്കുക. ആ ബോധം എന്ന് പറയുന്നത് എന്താണ്? സർവവും ആത്മാവിനോട് അനന്യമായി ഗ്രഹിക്കുന്നതാണ്, ആത്മഭിന്നമായി മറ്റൊന്നും ഇല്ല എന്ന് ഗ്രഹിക്കുന്നതാണ്. അത് കഴിഞ്ഞ ഈ പറഞ്ഞല്ലോ, നീ സ്ത്രീയാണ്, നീ പുരുഷനാണ്, നീ യുവാവാണ്, നീ യുവതിയാണ്, നീ ബാലനാണ്, നീ ഇത്തരത്തിലുള്ള സർവാത്മബോധമാണ്. ആ സർവാത്മബോധത്തിൽ പിന്നെ അന്യത്വബോധമില്ല. എന്നുവെച്ചാൽ ഇവിടെ താൻ സർവമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പരമാർത്ഥത്തെ അല്ലെങ്കിൽ തത്വത്തെ ഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ സർവാത്മാ ആണെങ്കിൽ പിന്നെ നീ പുരുഷൻ, നീ സ്ത്രീ എന്നുള്ള ഭേദത്തെ എന്തിനാവർത്തിക്കുന്നു? പറയുന്നു നീ പുരുഷൻ, നീ സ്ത്രീ എന്നുള്ള ഭേദ ബുദ്ധിയുടെ തത്വത്തെ പറയുകയാണ്. ആ ഭേദബുദ്ധി മാഞ്ഞു പോകുന്നല്ല പറയുന്നത്. കാരണം നീ പുരുഷൻ, നീ സ്ത്രീ എന്നുള്ള ഭേദബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നുണ്ടല്ലേ പറയുന്നു. പക്ഷെ അതിലൊരു തത്വമുണ്ട്. ആ തത്വത്തിന് ഈ ഭേദമില്ല. അതിന് നാമരൂപാത്മകമായി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ തത്വത്തെയാണ് അവൻ ഗ്രഹിക്കുന്നത്. ആ തത്വമാണ് തൻ്റെയും തത്വം എന്ന് ഗ്രഹിക്കുന്നത്. അത് പരമാർത്ഥമാണെങ്കിൽ ഈ ഭേദമോ അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത ഭേദത്തെ എന്ന് പറയും? പ്രതീതി എന്ന് പറയും. അപ്പോൾ പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പിന്നെ ഒരഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ആവശ്യം എന്തായിരുന്നു? എന്താണ് തത്വം വാസ്തവം എന്ന് ഗ്രഹിക്കുകയാണ്. അതാണ് ആത്മീകത്വ ബുദ്ധി അല്ലെങ്കിൽ സർവാത്മഭാവം. അത് ഗ്രഹിച്ചു കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്താണ്? പ്രതീതിയാണ്, വെറും നിഴലാണ്. അതിനോട് ആരെങ്കിലും യുദ്ധം ചെയ്യുമോ? നിഴലിനെ ഒരു ശത്രുവായിക്കൊണ്ട് അതിനെ യുദ്ധം ചെയ്യുമോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്തുകൊണ്ട്? ഇവിടെ വെളിച്ചം വന്നു കഴിഞ്ഞു, എന്താണ് അതിൻ്റെ വാസ്തവമെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തത്വജ്ഞാനമുണ്ടായി, വീണ്ടും ഞാൻ ദുഃഖിയാണ്, അതുകൊണ്ട് ആ ദുഃഖത്തെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞൊരു പരിശ്രമത്തിൻ്റെ ആവശ്യം ഇവിടെ ശേഷിക്കുന്നില്ല. എന്തുകൊണ്ട്? തത്വത്തിൽ നിന്ന്, പരമാർത്ഥത്തിൽ നിന്ന് അന്യമായിട്ട് സുഖവുമില്ല, ദുഃഖവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവൻ ദ്വന്ദ്വാതീതനായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വീണ്ടും വേണം എന്ന് പറയുന്നത് അത് ഭാഷ്യകാരൻ വെളിപ്പെടുത്തുന്ന സമ്യക്ജ്ഞാനത്തിനോട് യോജിക്കുന്ന കാര്യമല്ല. ഈ വിഷയത്തെക്കുറിച്ച് തൽക്കാലം ഇത് മതിയെന്ന് തോന്നുന്നു. ആവേശം വന്നാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭാഷകാരോട് പറയുന്ന എന്താണ്? ഗ്രഹീതേതു ആത്മീകത്വേ, ആത്മീകത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ബന്ധമോക്ഷാദി സർവവ്യവഹാര പരിസമാപ്തി. അവിടെ ബന്ധം എന്തിന്? സംസാരം അല്ലെങ്കിൽ എന്തിന്? അവിടെ മോക്ഷവ്യവഹാരം പോലും ഇല്ല. പിന്നെ അല്ലേ ബന്ധവ്യവഹാരം, പിന്നെ അല്ലേ ബന്ധം നിവൃത്തി. അവന് വ്യവഹരിക്കത്തക്ക ഒരു മോക്ഷം തന്നെ അല്ലേ? എന്താണ് ആത്മീകത്വത്തിൽ നിന്ന് വേറിട്ടെന്താ ഒരു മോക്ഷം? അതുകൊണ്ട് മോക്ഷം എന്നുള്ള വ്യവഹാരം തന്നെ ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ മോക്ഷത്തിന് വേണ്ടി ഇനിയൊരു പണി, അതെങ്ങനെ സംഭവിക്കും? ആത്മീകത്വ ബോധമുള്ളവനെ സംബന്ധിച്ച് മോക്ഷം എന്നൊരു വ്യവഹാരം എന്ന് വെച്ചാൽ മോക്ഷം എന്നുള്ള ഒരു ചിന്ത, മോക്ഷം എന്നുള്ള ഒരു വാക്ക്, മോക്ഷത്തിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി, അങ്ങനെ ഒന്നില്ല. എന്തുകൊണ്ട്? ശരിയായ ജ്ഞാനത്തിൽ. പിന്നെ അവൻ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക, മോക്ഷത്തിന് വേണ്ടി ഒരു അഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കും? അസംഭവിക്കില്ല എന്നുള്ള നല്ല വ്യക്തമായ ഭാഷയിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും വിസ്മരിക്കേണ്ട കാര്യമില്ല. ശിഷ്യതി ശാന്തി ശാന്തി ശാന്തി.